സ്മരിച്ചുകൊണ്ട് ശ്രീമദ്ഭഗവത്ഗീത അധ്യായം 18 ശ്ലോകം 49. അസക്തബുദ്ധി സർവത്ര ജിതാത്മാ വിദതസ്പൃഹ നൈഷ്കർമ്മ്യ സിദ്ധിം പരമാം സന്യാസേനാധിഗച്ഛതി. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു എന്താണോ, ഒരു കർമ്മം ദോഷമാണെന്ന് വലിയ ത്യജിക്കുന്നു. സഹജം കർമ്മ കൗന്ദേയ സദോഷം വിനത്തി ചെയ്തു. സഹജമായ കർമ്മം എന്ന് പറഞ്ഞു സ്വഭാവനീയതമായിരിക്കുന്ന കർമ്മം, അവന്റെ സ്വഭാവം കൊണ്ട് അവനിൽ പ്രാപ്തമായിരിക്കുന്ന കർമ്മത്തിൽ, ആ കർമ്മത്തിന്റെ അനുഷ്ഠാനത്തിൽ അല്ലെങ്കിൽ കർമ്മത്തിന്റെ ഫലത്തിൽ എന്തെങ്കിലും ദോഷം വരും എന്ന് ത്യജിക്കരുത്. കാരണം ദോഷമില്ലാത്ത ഒരു കർമ്മമുണ്ട്. അതിന് സമാനം പറഞ്ഞാണ് സ്വഭാവം നിയതമാണെങ്കിൽ അത് അനുഷ്ഠിച്ച് തന്നെ തീരണം. അങ്ങനെ അനുഷ്ഠിക്കുമ്പോൾ എങ്ങനെ ചെയ്യണം, അതിന്റെ ഫലം എന്താണെന്നാണ് അടുത്ത് പറയുന്നത്. കർമ്മജാസിദ്ധിരുക്ത ജ്ഞാനനിഷ്ഠ യോഗ്യത. കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന സിദ്ധി എന്താണോ, അദ്വൈത മതമനുസരിച്ച് ഭാഷ്യകാരൻ പറയുന്നു ജ്ഞാനനിഷ്ഠയ്ക്കുള്ള യോഗ്യത. ജ്ഞാനനിഷ്ഠയ്ക്കുള്ള യോഗ്യത എന്ന് പറയുമ്പോൾ ചിത്തശുദ്ധിയും മറ്റും, അതാണ് കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന സിദ്ധി. തസ്യ ഫലഭൂത നൈഷ്കർമ്മ്യസിദ്ധി ജ്ഞാനനിഷ്ഠ. അത് കഴിഞ്ഞ് വരുന്ന ജ്ഞാനനിഷ്ഠ അത് അച്യുതശുദ്ധിയുടെ ഫലമായി വരുന്നതാണ്. ജ്ഞാനനിഷ്ഠ മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ശ്രവണ മനനാദിയിലുള്ള സ്ഥിതി, കർമ്മം കൊണ്ട് അതിനുള്ള യോഗ്യത വരുന്നു. ആ യോഗ്യത കൊണ്ട് ഒരാൾക്കതിൽ സ്ഥിതി വരുന്നു, അല്ലെങ്കിൽ അതിന്റെ ആവർത്തനം, അതാണ് ജ്ഞാനനിഷ്ഠ. ശ്രവണ മനനാദികളുടെ ആവർത്തനം അതാണ്. ഇനി അടുത്ത ശ്ലോകത്തിൽ ആ സിദ്ധിയുടെ ഫലത്തെ കുറിച്ച് അടുത്ത് പറയും. ഭക്തവീതി ശ്ലോക ആരംഭിതേ അസക്ത അസക്ത ബുദ്ധി അസക്ത സംഗ്രഹിത ബുദ്ധി അന്ധക്കണ്ണ യസ്യസോ അസക്ത ബുദ്ധി. അസക്ത ബുദ്ധി സംഗ്രഹിതമായ ബുദ്ധി, അന്ധക്കണ്ണം മനസ്സ് യസ്യസോ അസക്ത ബുദ്ധി. സംഗ്രഹിതമായ മനസ്സുള്ളവൻ അസക്ത ബുദ്ധി എന്നിടത്ത് ഗൗരി സമാസമാണ്. അസക്ത ബുദ്ധി അസക്ത ബുദ്ധി സംഗ്രഹിതമായ മനസ്സുള്ളവൻ സർവത്ര സർവത്ര മനസ്സ് സംഗ്രഹിതമായിരിക്കണം. എവിടെ പുത്ര ദാരാദിഷു പുത്രദാരാദിഷു ആസക്തി നിമിത്തേഷു. സാധാരണ ആസക്തിക്ക് നിമിത്തമായിരിക്കുന്ന എന്താണ്? പുത്രൻ ഭാര്യ, ധാര എന്ന് വെച്ചാൽ ഭാര്യ മുതലായവയിലാണ്. പുത്രധാരാദികളെന്ന് പറയുമ്പോൾ ഇവിടെ പുത്രനും ധാരയും നിലനിൽക്കുമ്പോൾ, അപ്പോൾ അത് ഗൃഹസ്ഥനെ സംബന്ധിച്ച് അങ്ങനെ പറയുമ്പോൾ, അല്ലെങ്കിൽ പുത്രധാരാദികളെ ആഗ്രഹിക്കാത്തവർ ബ്രഹ്മചാരിയെ സംബന്ധിച്ച് രണ്ടു തരത്തിലും വ്യാഖ്യാനിക്കും. ലൗകിക വിഷയങ്ങൾ എന്നുള്ളത് ചുരുക്കി പറയാം. വിശദീകരിച്ച് പറയുകയാണെങ്കിൽ പുത്രൻ ധാരകളിൽ ഇതൊക്കെയാണ് ആസക്തിക്ക് നിമിത്തമായിരിക്കുന്നത്. അതിൽ അസക്തനായിരിക്കുക, ആസക്തി ഇല്ലാതിരിക്കുക, സംഗ്രഹീതനായിരിക്കുക. അത് സംഗരാഹിത്യം രണ്ടു തരത്തിൽ വരാം. ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഇതെല്ലാം പ്രാപ്തമായാലും അതിൽ അനാസക്തനായിരിക്കുക. ബ്രഹ്മചാരിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലോ അതിന്റെ പ്രാപ്തിയെ കാംക്ഷിക്കാതിരിക്കുക. രണ്ടു തരത്തിലും വ്യാഖ്യാനിക്കും. അതിൽ ആസക്തിയില്ലാത്തവൻ ജിതാത്മാ ജിത വശീകൃത ആത്മാ അന്ധകർണ യസ്യസ ജിതാത്മാ ജിതാത്മാവ് ആത്മാവ് വശീകൃതമായവൻ. ആത്മാവ് എന്ന് പറയുന്നത് തന്റെ സ്വരൂപമാണ്. അതിനെ തന്റെ വശത്താക്കുന്നതിന് താനല്ലാതെ മറ്റൊരാളില്ല. അതുകൊണ്ട് ആത്മാവിനെ വശമാക്കുക എന്ന് പറയുമ്പോൾ അവിടെ വൈരുദ്ധ്യം വരും. അതുകൊണ്ട് ആത്മാവിന്റെ അർത്ഥം പറയുന്നു അന്ധക്കരണം, മനസ്സ്. മനസ്സിനെ വശീകരിച്ചവൻ, അതാണ് ജിത ആത്മാ യസ്യ. ആരാണോ മനസ്സിനെ വശീകരിച്ചവൻ, ഇവിടെ ആത്മശബ്ദത്തിന് മനസ്സെന്നർത്ഥം പറഞ്ഞു. അല്ലാതെ ആത്മാവിനെ സ്വാധീനിക്കാൻ ആർക്കും കഴിയത്തില്ല. ആത്മാവ് ശുദ്ധമാണ്, അതിനെ സ്വാധീനിക്കേണ്ട ആവശ്യമില്ല, അതിനെ സ്വാധീനിക്കാൻ മറ്റൊരാളുമില്ല. അതുകൊണ്ടാണ് ആത്മശബ്ദത്തിൽ മനസ്സെന്നർത്ഥം പറഞ്ഞത്. വിഗതസ്പൃഹ, വിഗതസ്പൃഹ തൃഷ്ണ ദേഹ ജീവിത ഭോഗേഷു യസ്മ സവിഗതസ്പൃഹ. വിഗതസ്പൃഹ, വിഗതസ്പൃഹ തൃഷ്ണ, തൃഷ്ണ വിഗതമായത്, ഇല്ലാതായവൻ, നശിച്ചവൻ, തൃഷ്ണ നശിച്ചവൻ. എന്തിലൊക്കെയാണ് തൃഷ്ണ വരാമെന്നുള്ളത്? ദേഹ ജീവിത ഭോഗേഷു, ദേഹം ശരീരം ജീവിതം, ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ, ജീവിതം ഭോഗം അനുഭവങ്ങൾ. ഭോഗം എന്ന് വെച്ചാൽ സുഖദുഃഖാദികളുടെ അനുഭവം. ഈ അനുഭവങ്ങളിലെല്ലാം എന്താണ്? എല്ലാം സ്പൃഹ ഇല്ലാത്തവർ, വിഗത സ്പൃഹ. ജീവിതാനുഭവങ്ങളോട് ഒന്നിനും തന്നെ സ്പൃഹയില്ലാത്തവൻ, തൃഷ്ണയില്ലാത്തവൻ. വിഗതസ്പൃഹ ഏവം ഭൂത ആത്മജ്ഞ, അങ്ങനെയുള്ള ആത്മജ്ഞാനി, ആത്മനിഷ്ഠൻ. സ നൈഷ്കർമ്മ്യസിദ്ധിയും, അവൻ നൈഷ്കർമ്മ്യസിദ്ധിയെ പ്രാപിക്കുന്നു എന്നാണ്. നൈഷ്കർമ്മ്യസിദ്ധിയെ വ്യാഖ്യാനിക്കുന്നു. നിർഗതാനി കർമാണി യസ്മാ നിഷ്ക്രിയ ബ്രഹ്മാത്മ സംബോധാത് സ നിഷ്കർമ്മ തസ്യ ഭാവു നിഷ്കർമ്മ്യം. നിഷ്കർമ്മ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് പറയുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ ജിതാത്മ വികതസ്പൃഹ അസക്ത ബുദ്ധി. ആ വ്യക്തിയെ കുറിച്ച് പറയണം, അവൻ നിഷ്കർമാവായിരിക്കും. നിഷ്കർമാവെന്ന് പറഞ്ഞാൽ എന്താണോ, അവനിൽ നിന്ന് കർമ്മങ്ങളെല്ലാം നിർഗമിച്ചിരിക്കണം. അങ്ങനെ നിർഗമിച്ച അവന്റെ അവസ്ഥയാണ് നൈഷ്കർമ്മ്യം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് നിർഗതാനി കർമാണി യസ്മാ നിഷ്ക്രിയ ബ്രഹ്മാത്മ സംബോധ. ബ്രഹ്മാത്മസ്വരൂപത്തിൽ, ബ്രഹ്മാത്മസ്വരൂപം, അതിൽ നിന്ന് കർമ്മങ്ങളെല്ലാം നിർഗമിച്ചു. അല്ലെങ്കിൽ ആ ബ്രഹ്മാത്മബോധം കൊണ്ട് കർമ്മങ്ങളെല്ലാം നിർഗമിച്ചു. അവനാണ് നിഷ്കർമ്മ. യസ്മാ നിഷ്ക്രിയ ബ്രഹ്മാത്മസംബോധ, ബ്രഹ്മാത്മബോധം. അതെങ്ങനെ? ഈ ആത്മാവ് അത് ബ്രഹ്മം തന്നെ, അത് നിഷ്ക്രിയമാണ് എന്നുള്ള ബോധം കൊണ്ട്. ആരിൽ നിന്നാണോ കർമ്മങ്ങളെല്ലാം നിർഗമിച്ച ബോധം കൊണ്ട് കർമ്മങ്ങൾ മാറുന്നു. അത് കഴിഞ്ഞ ദിവസം ഭാഷ്യത്തിലും ചർച്ച ചെയ്തതാണ്. കർമ്മങ്ങൾ ഇല്ലാതാകുന്നത് ആത്മബോധം കൊണ്ടാണ്. അവന്റെ അവസ്ഥയെ നൈഷ്കർമ്മ്യം എന്ന് പറയുന്നു. നൈഷ്കർമ്മ്യം സിദ്ധിച്ച, ആ നൈഷ്കർമ്മ്യം തന്നെയാണ് സിദ്ധി. ബ്രഹ്മാത്മ ബോധം കൊണ്ട് കർമ്മങ്ങൾ നിവർത്തിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഒരുവന്റെ സിദ്ധി. നൈഷ്കർമ്മ്യസിദ്ധി അല്ലെങ്കിൽ നൈഷ്കർമ്മ്യസ്യവാ സിദ്ധി, അങ്ങനെയും പറയാം. നൈഷ്കർമ്മ്യം സിദ്ധിച്ച എന്ന് പറയുമ്പോൾ നൈഷ്കർമ്മ്യം തന്നെയാണ് സിദ്ധി. കർമ്മധാര സമാസം നൈഷ്കർമ്മ്യസ്യ സിദ്ധി എന്ന് പറയുമ്പോൾ ഷഷ്ടി. സമാസഭേദം കൊണ്ട് അർത്ഥഭേദം വരുന്നു. രണ്ടു തരത്തിലും വ്യാഖ്യാനിക്കാം, രണ്ടു തരത്തിലും വ്യാഖ്യാനിച്ചാലും ശരി തന്നെ. നിഷ്ക്രിയ ആത്മസ്വരൂപ അവസ്ഥാന ലക്ഷണസ്യ സിദ്ധി, നിഷ്ക്രിയമായ ആത്മസ്വരൂപത്തിലുള്ള സ്ഥിതി, അത് തന്നെ സിദ്ധി. നിഷ്പത്തി, ആ ഒരു സ്ഥിതി നിഷ്പന്നമാകുക ഒരുവന്, നിഷ്ക്രിയമായ കർമ്മരഹിതമായ ആത്മസ്വരൂപമാണ് താൻ എന്നുള്ള ആ ബോധം താം നൈഷ്കൃമ്യ സിദ്ധിയും പരമാം പ്രവിഷ്ടാം, അത് പരമമായ പ്രവിഷ്ടമായ ജീവന്റെ അവസ്ഥയാണ്. കർമ്മജസിദ്ധി വിലക്ഷണം, അത് കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന സിദ്ധിയല്ല. കർമ്മജസിദ്ധിയെ കുറിച്ച് പറഞ്ഞു എന്താണ്? ജ്ഞാനനിഷ്ഠയ്ക്കുള്ള യോഗ്യതയാണ്. അപ്പം ജ്ഞാനനിഷ്ഠയ്ക്ക് യോഗ്യനാകുന്നതേ ഉള്ളൂ, ചിത്തശുദ്ധിയും മറ്റും വരുന്നതേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ജ്ഞാനം പ്രാപിച്ച് ജ്ഞാനം കൊണ്ട് തന്നെ അവന് നൈഷ്കർമ്മ്യസിദ്ധി വരുന്നു. രണ്ടു രീതിയിലാണ് അവന്റെ താല്പര്യം. എന്താണ്? തന്നിൽ കർമ്മങ്ങളില്ല എന്നൊരുവന് ബോധിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ തന്റെ കർമ്മങ്ങളില്ലാത്ത തന്റെ സ്വരൂപത്തെ സാക്ഷാത്കരിച്ച ഒരവസ്ഥ, സദ്യോന്മുക്തി അവസ്ഥാനുരൂപ. സദ്യോന്മുക്തി എന്ന് പറയാം. സദ്യോന്മുക്തി എന്ന് പറയുന്നത് എപ്പോഴാണോ അവനിങ്ങനെ ഒരു ബോധം വരുന്നത്, സദ്യ അപ്പോ തന്നെ ഉടൻ തന്നെ സദ്യ ഉടനെ എന്നുള്ള അർത്ഥമാണ്. ആ സമയം തന്നെ എന്താണ് അവൻ മുക്തി അവസ്ഥാന രൂപമാകുന്നു. ആ സമയം തന്നെ അവൻ മുക്തനായിത്തീരുന്നു. കർമ്മങ്ങളിൽ നിന്നുള്ള മോചനമാണ് മുക്തി. നിഷ്കർമ്മ്യ സിദ്ധി പ്രാപിക്കുന്ന അവസ്ഥയിൽ ആ സമയത്ത് അവൻ മുക്തനുമായിത്തീരുന്നു. അത് സന്യാസേന അധികച്ചത്, സന്യാസം കൊണ്ടാണ് പ്രാപിക്കുന്നത്. ഇവിടെ സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന് മുഖ്യമായ അർത്ഥം പറയുന്നത്? സമ്യക് ദർശനേന തത്പൂർവകേണവാ സർവകർമ്മ സന്യാസേന. സമ്യക് ദർശനേന, സമ്യക് ദർശനം കൊണ്ടുള്ള സർവകർമ്മ സന്യാസം. ഭാഷ്യകാരൻ മുഖ്യമായി സന്യാസം എന്ന് പറയുന്നതാണ് സമ്യക് ദർശനം കൊണ്ടുവരുന്ന സന്യാസം എന്ന് വെച്ചാൽ ജ്ഞാനം കൊണ്ടുവരുന്ന സന്യാസം. ജ്ഞാനം കൊണ്ട് താൻ കർത്താവല്ല, തന്നിൽ കർമ്മങ്ങളില്ല എന്ന് ബോധിക്കുന്ന അവസ്ഥ അതാണ്. അല്ലെങ്കിൽ തത്പൂർവകേണ സർവകർമ്മ സന്യാസം, അല്ലെങ്കിൽ അങ്ങനെയും പറയാം. എന്താണോ ആ സമ്യക് ദർശനം കൊണ്ട് കർമ്മങ്ങളെ ത്യജിക്കുക, അങ്ങനെ അർത്ഥം പറയാം. ജ്ഞാനം കൊണ്ട് കർമ്മങ്ങളെ അപേക്ഷിക്കുക, അല്ലെങ്കിൽ ആ സമ്യക് ദർശനം തന്നെ സന്യാസം, അങ്ങനെയും പറയാം. മുഖ്യമായി വരുന്ന ആശയം അതാണ്, ജ്ഞാനം തന്നെയാണ് സന്യാസം. ജ്ഞാനം സന്യാസ ലക്ഷണം എന്ന് മുമ്പ് പറഞ്ഞല്ലോ. അവിടെ ജ്ഞാനം തന്നെ സന്യാസമായിരിക്കും. ജ്ഞാനത്തിൽ നിന്ന് വേറിട്ടൊരു സന്യാസമുണ്ട്, മുഖ്യമായ സന്യാസം. അതുകൊണ്ട് പ്രാപിക്കുന്നു, നൈഷ്കർമ്മ്യസിദ്ധിയെ പ്രാപിക്കുന്നു. അതിന് സദ്യോ മുക്തി എന്ന് പറഞ്ഞു, മുക്തിയെ പ്രാപിക്കുന്നു. നൈഷ്കർമ്മ്യസിദ്ധി എന്ന് പറയുമ്പോൾ മുക്തിയായി. ഇവിടെ ഭാഷ്യകാരന്റെ മതമനുസരിച്ച് രാമാനുജാചാര്യരും മറ്റും പറയുന്നത് നിഷ്കൃമ്യസിദ്ധി എന്ന് പറയുന്നത് ആ ധ്യാനയോഗ നിഷ്ഠ, അങ്ങനെയാണ് നിഷ്കൃമ്യസിദ്ധി എന്നവർ പറയുന്നത്, മുക്തിയാണെന്ന് പറയുന്നത്. കാരണം അവർ സദ്യോ മുക്തിയെ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് അദ്വൈതത്തിൽ അങ്ങനെയല്ല, സദ്യോ മുക്തിയെ സ്വീകരിക്കുന്നില്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തരായിത്തീരുന്നു. കാരണം അങ്ങനെ വൈജ്ഞാനിക അടുത്ത് സിദ്ധിയും പ്രാപ്തമോ യഥാ ബ്രഹ്മ എന്ന് പറഞ്ഞ് ഇനി അടുത്ത് സിദ്ധിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ഭാഗം വരുമ്പോൾ രാമാനുജാചാര്യരും മറ്റു ഇതിനെ നിഷേധിക്കുന്നു, ഇത് ശരിയല്ല എന്ന് പറയുന്നു. പക്ഷെ അദ്വൈത മതമനുസരിച്ച് ഇതാണ്. കാരണം അവിടെ ജീവൻമുക്തി സദ്യോമുക്തിയെ സ്വീകരിച്ചിരിക്കുന്നുണ്ട്, ആ സദ്യോമുക്തി പ്രാപിക്കുന്നു. തഥാചുക്ത സർവകർമാണി മനസ്സാ സന്യസ്യ നൈവ കുറുവൻ നകാരേൻ ആസ്തി. അഞ്ചാം അധ്യായത്തിൽ പറഞ്ഞു, സർവകർമ്മങ്ങളെയും മനസ്സാ ത്യജിച്ചിട്ടൊന്നും ചെയ്യാതെയും ചെയ്യിക്കാതെയും ഇരിക്കുന്നു എന്നെല്ലാം പറഞ്ഞു. സന്യാസം എന്നുള്ളതിനും ഇവിടെ ഭാഷ്യകാരം പറഞ്ഞു എന്താണ്, ജ്ഞാനം കൊണ്ടുള്ള സന്യാസം എന്ന് പറയുമ്പോൾ അത് ഗീതയുടെ മുഖ്യ ആശയമായി അങ്ങനെ പറയും. എന്താണ് കർമ്മണ്യ കർമ്മയെ പശി എന്ന് പറയുന്ന ആചാരമായി കാര്യമിത്യേവ കർമ്മക്രിയതം നിയതം ക്രിയതേ അർജുന ഒമ്പതാം ശ്ലോകത്തിൽ പറഞ്ഞു. സംഘം തെക്വ ഫലം ചെയ്യുക, അതാണ് സന്യാസം എന്നിവിടെ പറഞ്ഞു. ഗീതയിൽ സന്യാസത്തെ നിർവചിച്ചിരിക്കുന്നത് അങ്ങനെയാണ്, കർത്തവ്യമായി കർമ്മങ്ങൾ ചെയ്യുക, സംഘവും ഫലവും ദഹിച്ചിട്ട്. അപ്പോൾ ആ സന്യാസം കൊണ്ട് നൈഷ്കർമ്മ്യ സിദ്ധിയെ പ്രാപിക്കുന്നു. ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ അർജുനൻ ചോദിച്ചത് അതാണ്, എന്താണ് ത്യാഗം, എന്താണ് സന്യാസം, അതാണ് ചോദിച്ചത്. അപ്പോൾ ആ ത്യാഗത്തെ സന്യാസത്തെയാണ് ഇതുവരെ വിശദീകരിച്ചു വന്നത്. അർജുനന്റെ മനസ്സിലുണ്ടായിരുന്ന എന്താണ്, കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് ത്യാഗം അല്ലെങ്കിൽ സന്യാസം, അതല്ല ഉപേക്ഷിക്കലല്ല എന്ന് പറഞ്ഞ് ആവർത്തിച്ച് ആവർത്തിച്ച് വന്നു. ഇനി ഏത് രീതിയിലായാലും ശരി കർമ്മത്തെ ഉപേക്ഷിക്കാൻ പാടില്ല. ലൗകികമായ യുക്തി അനുസരിച്ചായാലും എന്താണോ കർമ്മങ്ങൾ ദോഷത്തെ ഉണ്ടാക്കുന്നതാണ്, അതൊരു ലൗകിക യുക്തിയാണ്, ലോകന്യായം അനുസരിച്ചാണ് പറയുന്നത്. അങ്ങനെ ചിന്തിച്ചു പോലും നീ കർമ്മത്തെ ഉപേക്ഷിക്കരുത്, ഹിംസാദോഷമുള്ളതാണ്, അതുകൊണ്ട് ഞാനത് ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് അതുകൂടി എടുത്തു പറഞ്ഞു. അവിടെ മറ്റ് വേദാന്തവും ആത്മീയതയൊന്നുമില്ല. സാമാന്യ വ്യക്തി അനുസരിച്ച് ചിന്തിക്കുമ്പോഴും യുദ്ധം ഹിംസയുള്ളതാണ്, അത് ഉപേക്ഷിക്കുന്നത് പറഞ്ഞു. അവിടെയും പറഞ്ഞു അങ്ങനെ പോലും ഉപേക്ഷിക്കാൻ പാടില്ല, കാരണം ദോഷ സർവകർമ്മത്തിനും ഒരു തരത്തിലെങ്കിൽ വേറെ തരത്തിലുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും കർമ്മത്തെ ഉപേക്ഷിക്കുന്ന ഒരു സന്യാസം അത് അല്ല, മറിച്ച് കർമ്മം ചെയ്യുക എന്നത് ഉറപ്പിക്കുകയാണ്. കർമ്മത്തെ ഉപേക്ഷിക്കുന്ന ഒരു സന്യാസത്തെ കുറിച്ച് പറയുന്നില്ല. പിന്നെ സന്യാസത്തിന് എന്താ താത്പര്യം പറഞ്ഞു, അത് സമ്യക് ദർശനപൂർവകമായ സന്യാസം, അതാണ് അസക്ത ബുദ്ധി സർവത്ര ജിതാത്മാ വിഗതസ്പൃഹ. അങ്ങനെ ഇരിക്കുമ്പോൾ അസക്ത ബുദ്ധിയോടുകൂടിയിരിക്കുമ്പോൾ, അസക്ത ബുദ്ധി എന്ന് പറയുന്നിടത്ത് തന്നെ എന്ത് വരുന്നു, കർമ്മങ്ങളുടെ പ്രസക്തി വരുന്നു. കാരണം പ്രസക്തി ഉള്ളിടത്തെ അസക്തനാകേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ പിന്നെ അസക്തനാകേണ്ട കാര്യമില്ല. കർമ്മമില്ലെങ്കിൽ പിന്നെ ആ കർമ്മത്തിൽ അസക്തനാകേണ്ട കാര്യമില്ല. ഇവിടെ പറഞ്ഞല്ലോ പുത്രധാരാദികൾ, പുത്രധാരാദികൾ ഉള്ളപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു, അതിൽ അസക്തനാകുന്നു. ഇവിടെ മുഖ്യമായി ഉദ്ദേശിക്കുന്ന പുത്രധാരാദികളൊന്നുമല്ല, കർമ്മമാണ് ഇവിടെ പറഞ്ഞു വരുന്ന. അതാണ് കർമ്മം തന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ താൻ ചെയ്യേണ്ടി വരുമ്പോൾ ആ കർമ്മത്തിൽ അസക്തനാകുന്നു, ജിതാത്മാവാകുക, വിഗതസ്പൃഹനാകുക. അപ്പോൾ മുമ്പ് പറഞ്ഞ സന്യാസം വരും, ആ സന്യാസത്തിലൂടെ അവൻ നൈഷ്കർമ്മ്യ സിദ്ധിയെ പ്രാപിക്കുന്നു. അപ്പോൾ അവിടെ കർമ്മത്തെ ചെയ്യാതിരുന്നിട്ടല്ല നൈഷ്കർമ്മ്യ സിദ്ധിയെ പ്രാപിക്കുന്നത്, കർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ടാണ്. അതാണ് ഈ ശ്ലോകത്തിൽ ഗീതാകാരൻ പറയുന്നത്. അസക്ത ബുദ്ധി സർവത്ര ജിതാത്മാ വിഗതസ്പൃഹ നൈഷ്കർമ്മ്യ സിദ്ധിം പരമാം സന്യാസേനാധിഗച്ഛതി സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തഥാപ്നോതി നിബോധമേ സമാസേനൈവ കൗന്ദേയ പൂർവോക്തേന സ്വകർമാനുഷ്ഠാനേന ഈശ്വരാഭ്യർച്ചന രൂപേണ ജനിതാം പ്രാഗുക്ത ലക്ഷണാം സിദ്ധിം പ്രാപ്തസ്യ ഉത്പന്ന ആത്മവിവേകജ്ഞാനസ്യ കേവല ആത്മജ്ഞാനനിഷ്ഠാരൂപ നൈഷ്കർമ്മ്യലക്ഷണ സിദ്ധി യേന ക്രമേണ ഭവതി തദ്വക്തവ്യം ഇത്യാഹ. പൂർവോക്തേന സ്വകർമാനുഷ്ഠാനേന ഈശ്വരാഭ്യർച്ചന രൂപേണ ജനതാം പ്രാഗുക്ത ലക്ഷണാം സിദ്ധിം പ്രാപ്തസ്യ. നുമ്പ് പറഞ്ഞെന്താണ്, സ്വകർമാനുഷ്ഠാനേന കർമ്മം ചെയ്തുകൊണ്ട് തേച്ചിട്ടല്ല, എങ്ങനെ ഈശ്വരാഭ്യർച്ചന രൂപേണ, ഈശ്വരാർച്ചന രൂപത്തിൽ കർമ്മം ചെയ്തുകൊണ്ട് ജനിതാം പ്രാഗുക്ത ലക്ഷണസിദ്ധി, അതുകൊണ്ടുണ്ടാകുന്ന മുമ്പറഞ്ഞ സിദ്ധി കർമാനുഷ്ഠാനത്തിലൂടെ ഭാഷ്യകാലം പറയുന്നതനുസരിച്ച് ജ്ഞാനനിഷ്ഠയ്ക്കുള്ള യോഗ്യത വരുന്നു പ്രാപ്തസ്യ. അതുകഴിഞ്ഞ് എന്ത് വരുന്നു, ഉത്പന്ന ആത്മവിവേകജ്ഞാന, ആത്മവിവേകജ്ഞാനം ഉത്പന്നമാകുന്നു. അവിടെ നിന്ന് കേവല ആത്മജ്ഞാനനിഷ്ഠ, കേവല ആത്മജ്ഞാനനിഷ്ഠ വരുന്നു. ആത്മജ്ഞാനത്തിൽ അവന് നിഷ്ഠ വരുന്നു. അതാണ് നൈഷ്കർമ്മ്യ ലക്ഷണസിദ്ധി, അതാണ് നൈഷ്കർമ്മ്യ സിദ്ധി. ഏന ക്രമേണ ഭവതി തത് വക്തവ്യം, അത് ഏത് ക്രമത്തിൽ വരുന്നു എന്ന് പറയുന്നു. നൈഷ്കർമ്മ്യ സിദ്ധി ഏത് ക്രമത്തിൽ വരുന്നു അത് പറയുന്നു എന്നാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങളെയും രണ്ട് ശ്ലോകങ്ങളുടെയും ഭാഷകാരന്റെ വ്യാഖ്യാനത്തെ മറ്റുള്ളവരെല്ലാം വളരെ നിശിതമായി വിമർശിക്കുന്നുണ്ട്. തൽക്കാലം അതിലേക്ക് കടങ്ങുന്നില്ല, ആശയക്കുഴപ്പമുണ്ടാക്കണ്ട. അതുകൊണ്ട് അപ്പോ ഇവിടെ എങ്ങനെയാണ് എന്നത് പറയുന്നു. സിദ്ധിം പ്രാപ്ത സ്വകർമ്മണ ഈശ്വര സമ്യക് സമഭ്യർച്ച തത്പ്രസാദജാം കായേന്ദ്രിയാണാം ജ്ഞാനനിഷ്ഠായോഗ്യതാലക്ഷണം സിദ്ധിം പ്രാപ്ത. സിദ്ധി പ്രാപിച്ചവൻ എന്നാണ്. അപ്പോൾ ഇവിടെ സിദ്ധി എന്ന് പറയുന്നത് ഭാഷ്യകാരൻ പറയുന്നത് തൊട്ടു മുമ്പ് പറഞ്ഞ സിദ്ധിയെക്കുറിച്ചല്ല. സ്വകർമ്മണ ഈശ്വര സമഭ്യർച്ച, സ്വകർമ്മത്തിലൂടെ ഈശ്വരനെ അർച്ചിച്ചിട്ട് തത്പ്രസാദജാം കായേന്ദ്രിയാണാം ജ്ഞാനനിഷ്ഠായോഗ്യതാലക്ഷണ സിദ്ധിം പ്രാപ്ത. ഈശ്വരപ്രസാദം കൊണ്ട് കായേന്ദ്രിയങ്ങൾക്ക് ജ്ഞാനനിഷ്ഠ യോഗ്യത പ്രാപിക്കുക, ആ യോഗ്യതയാണ് ഇവിടെ സിദ്ധി എന്ന് പറയുന്നത്. മുമ്പ് നൈഷ്കർമ്മ്യ സിദ്ധി എന്ന് പറഞ്ഞതിന് ശേഷം ഇവിടെ സിദ്ധി എന്ന് പറയുന്നതുകൊണ്ട് അതിനെ തന്നെ എടുക്കണമെന്നാണ് മറ്റു വ്യാഖ്യാതാക്കൾ പറയുന്നത്. ഭാഷ്യകാരൻ ഇവിടെ സിദ്ധി എന്ന് പറയുന്നതുകൊണ്ട് അതിന് മുമ്പുള്ള സിദ്ധി എടുത്തു, അതായത് ജ്ഞാനനിഷ്ഠയ്ക്കുള്ള യോഗ്യത എന്നിടത്ത് ആണ് ഇവിടെ വ്യാഖ്യാനിക്കുന്നത്. സിദ്ധിം പ്രാപ്ത ഹൈരി തദനുവാദ ഉത്തരാർത്ഥ. സിദ്ധിം പ്രാപ്ത എന്ന് പറഞ്ഞിരിക്കുന്നത് മുമ്പ് പറഞ്ഞ ജ്ഞാനനിഷ്ഠായോഗ്യത, അതാണല്ലോ കർമ്മയോഗത്തിന്റെ ഫലമായി പറയുന്ന ആ യോഗ്യത. അതിനിവിടെ അനുവാദം ചെയ്യുന്നു പറഞ്ഞാൽ അതിനെ എടുത്തു പറയുകയാണ്. എന്നുവെച്ചാൽ തൊട്ടുനു പറഞ്ഞതിന്റെ തുടർച്ചയല്ലെന്നാണ്. കിം തദുത്തരം യഥാർത്ഥ അനുവാദ, എന്തിനു വേണ്ടിയിട്ടാണ് ആ അനുവാദം എന്ന് പറയുന്നു. ഇതിച്ചതിനപ്രകാരേണ ജ്ഞാനനിഷ്ഠാരൂപേണ ബ്രഹ്മ പരമാത്മാനം ആപ്നോതി തഥാ തം പ്രകാരം ജ്ഞാനനിഷ്ഠാ പ്രാപ്തിക്രമം മേ മമ വചനാ നിബോധ ത്വം നിശ്ചയേന അവധാരയ. ഇവിടെ ഭാഷകാരം പറയുന്നത് ഈ ശ്ലോകത്തിന് മുമ്പ് ജ്ഞാനനിഷ്ഠ യോഗ്യതയെക്കുറിച്ച് പറഞ്ഞു. അവിടെ പറഞ്ഞ ജ്ഞാനനിഷ്ഠ യോഗ്യതയാണ് ഇവിടെ സിദ്ധി എന്നുള്ള ശബ്ദം കൊണ്ട് പറയുന്നതല്ല, തൊട്ടു മുമ്പ് പറഞ്ഞ സിദ്ധിയല്ല. എന്തിനങ്ങനെ വ്യാഖ്യാനിക്കുന്നു? ഏനപ്രകാരേണ ജ്ഞാനനിഷ്ഠാരൂപേണ ബ്രഹ്മ പരമാത്മാനം ആപ്നോതി. ജ്ഞാനനിഷ്ഠ രൂപത്തിലുള്ള ജ്ഞാനനിഷ്ഠയിലൂടെ ആ പരമാത്മാവിനെ പ്രാപിക്കുന്നത് തം പ്രകാരം, ആ ജ്ഞാനനിഷ്ഠാപ്രാപ്തിക്രമം എങ്ങനെ ആ ജ്ഞാനനിഷ്ഠയെ പ്രാപിക്കാം, ഏത് ജ്ഞാനനിഷ്ഠയിലൂടെയാണോ ആ പരമാത്മാവിനെ പ്രാപിക്കുന്നത് ആ ജ്ഞാനനിഷ്ഠയെ പ്രാപിക്കേണ്ട ക്രമം. മമ വചനാന്തി ബോധ, എന്റെ വചനത്തിൽ നിന്ന് ബോധിക്കൂ. ത്വം നിശ്ചയേന അവധാരയ, അത് നീ മനസ്സിലാക്കൂ എന്നാണ് എന്ന് പറഞ്ഞ ഇതൊരു വളഞ്ഞു കുളഞ്ഞുള്ള വ്യാഖ്യാനമാണ്. തൊട്ടു മുമ്പ് പറഞ്ഞ നൈഷ്കർമ്മ്യസിദ്ധി സന്യാസേന അത് വെച്ചെന്ന് പറഞ്ഞിട്ട് സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മുമ്പ് പറഞ്ഞ നൈഷ്കർമ്മ്യസിദ്ധിയാണ് എടുക്കേണ്ടത്. അപ്പോ ആ നൈഷ്കർമ്മ്യസിദ്ധിയെ പ്രാപിക്കുന്നവൻ വീണ്ടും ബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ അത് താൻ പറഞ്ഞു വരുന്ന സിദ്ധാന്തത്തിന് യോജിക്കത്തില്ല. കാരണം ആ നൈഷ്കർമ്മ്യസിദ്ധി തന്നെയാണ് ബ്രഹ്മപ്രാപ്തി എന്ന് പറഞ്ഞു, സദ്യോന്മുക്തി എന്ന്. അങ്ങനെ വന്നപ്പോ ഇവിടെ എന്ത് ചെയ്തു, സിദ്ധി എന്ന് പറയുന്നതിന് ഒരു പഴയ അർത്ഥം കൊടുത്തു, ജ്ഞാനനിഷ്ഠായോഗ്യത. എന്നിട്ട് അതനുസരിച്ച് പിന്നെ ബ്രഹ്മപ്രാപ്തി എങ്ങനെയാണ് ജ്ഞാനനിഷ്ഠയിലൂടെ ബ്രഹ്മപ്രാപ്തി എന്നൊക്കെയുള്ള രീതിയിലൊരു വ്യാഖ്യാനമാണ് ഇവിടെ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു സിദ്ധാന്തം മനസ്സിൽ വെച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുമ്പോൾ അതിനനുസരിച്ച് വലിച്ചു നീട്ടേണ്ടി വരും, തിരിച്ച് അതിനെ പിടിച്ച് കുറുക്കേണ്ടി വരും, നീട്ടേണ്ടി വരും, പല അഭ്യാസങ്ങളും കാണിക്കേണ്ടി വരും. അതാണ് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത്. കിം വിസ്തരേണ നേത്യ സമാസേനൈവ സംക്ഷേപേണൈവ ഹേ കൗന്ദേയ. അതുകൊണ്ട് അങ്ങനെ ഒരു കുഴപ്പം ഒഴിവാക്കാൻ വേണ്ടി രാമാനുജാചാര്യർ പറഞ്ഞു, നൈഷ്കർമ്മ്യസിദ്ധി എന്ന് പറഞ്ഞാൽ പരമാം ധ്യാനനിഷ്ഠാം, പരമമായ ധ്യാനനിഷ്ഠയെ കുറിച്ച് പറയാണ് നൈഷ്കർമ്മ്യസിദ്ധി. കാരണം അടുത്ത് ഇനി പറയുന്നു ആ ധ്യാനനിഷ്ഠയെക്കുറിച്ചാണ്. അങ്ങനെയാണ് രാമാനുജാചാര്യർ വ്യാഖ്യാനിക്കുന്നത്, പരമാം ധ്യാനനിഷ്ഠാം. അടുത്ത് വരുന്ന രണ്ടു മൂന്ന് ശ്ലോകങ്ങളിൽ ധ്യാനനിഷ്ഠയെക്കുറിച്ച് പറയുകയാണ്. ഇവിടെ പറയുന്ന എന്താണ്? ആ സിദ്ധിയെ പ്രാപിച്ചവൻ എങ്ങനെയാണ് ആ ബ്രഹ്മത്തെ പ്രാപിക്കുന്നത്? അത് കേൾക്കൂ, ധ്യാനനിഷ്ഠയിലൂടെ എന്ന് പറഞ്ഞ അടുത്ത് ധ്യാനനിഷ്ഠയെ പറയുന്നു. അപ്പൊ ശ്ലോകാനുസാരിയായി വരുമ്പോൾ അവിടെ രാമാനുജാചാര്യരുടെ വ്യാഖ്യാനമാണ് കൂടുതൽ യോജിക്കുന്നത് ഭാഷ്യത്തെക്കാൾ. പക്ഷെ അദ്വൈത സിദ്ധാന്തമനുസരിച്ച് ചിന്തിക്കുമ്പോൾ ഇവിടെ ഭാഷ്യകാരം വ്യാഖ്യാനിച്ചതുപോലെ വ്യാഖ്യാനിച്ചാലേ പറ്റൂ, അദ്വൈതത്തെ സമർത്ഥിക്കാൻ പറ്റൂ. അതുകൊണ്ട് അങ്ങനെ വ്യാഖ്യാനിക്കുന്നു. സമാസേനൈവ സംക്ഷേപേണൈവ ഹി കൗന്ദേയ യഥാ ബ്രഹ്മപ്രാപ്നോതി തഥാ നിബോധ. ബ്രഹ്മത്തെ എങ്ങനെ പ്രാപിക്കുന്നു അത് മനസ്സിലാക്കുക എന്നാണ് അടുത്ത് പറയുന്നത്. യഥാ ബ്രഹ്മ ആപ്നോതി തഥാ നിബോധ, ബ്രഹ്മത്തെ എങ്ങനെ പ്രാപിക്കാം അത് ഈ മനസ്സിലാക്കും. അതിനുള്ള ഉപായമാണ് അടുത്ത് ധ്യാനത്തെ കുറിച്ചാണ് പറയുന്നത്. ആവഹം ശരിയാണ്, പക്ഷെ സിദ്ധി എന്ന് പറയുന്നതിന് ഒരു കൃത്രിമമായ അർത്ഥം പറഞ്ഞു, ഈ സന്ദർഭത്തിൽ യോജിക്കാത്തൊരർത്ഥം പറഞ്ഞു. അത് അദ്വൈതം എന്ന് പറയുന്ന ആ സിദ്ധാന്തത്തിനോട് ശ്ലോകങ്ങളെ യോജിപ്പിക്കാൻ വേണ്ടി അങ്ങനെ വ്യാഖ്യാനിച്ചാണ്. ആ മറ്റു പല അദ്വൈത വ്യാഖ്യാതാക്കളും ഈ വ്യാഖ്യാതത്തോട് യോജിക്കുന്നുണ്ട് പലരും. ഇത് ശരിയല്ല എന്നുള്ള രീതിയിൽ മറ്റു പലരും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. സമാസേനൈവ സംശയേണ ഹേ കൗന്ദേയ യഥാ ബ്രഹ്മ പ്രാപ്നോതി തഥാ നിബോധ. അനേന യാ പ്രതിജ്ഞാത ബ്രഹ്മപ്രാപ്തി തം ഇദന്തയാ ദർശയിതുമ. ആ ബ്രഹ്മപ്രാപ്തിയെ ഇതെന്നു നിർദ്ദേശിക്കുകയാണ്. പിന്നതാണ് നിഷ്ഠ ജ്ഞാനസ്യ പര, ജ്ഞാനത്തിന്റെ അപരവുമായ നിഷ്ഠ. അതാണ് ഇനി പറയുന്നത്, നിഷ്ഠ പര്യവസാനം പരിസമാപ്തി ഇത്യേത. ആ ജ്ഞാനത്തിന്റെ പരിസമാപ്തി എന്നാണ് ഇവിടെ നിഷ്ഠയ്ക്ക് അർത്ഥം പറയുന്നത്. നിഷ്ഠയ്ക്ക് സ്ഥിതി എന്നുള്ള അർത്ഥമുണ്ട്, ഇവിടെ നിഷ്ഠയ്ക്ക് പരിസമാപ്തി എന്ന് പറയുന്നു. തസ്യ ബ്രഹ്മജ്ഞാനസ്യ പരാപരിസമാപ്തി, ആ ബ്രഹ്മജ്ഞാനത്തിന്റെ പരമമായ പരിസമാപ്തി. കീദൃശി സാധെങ്ങനെയാണ്? യാദൃശം ആത്മജ്ഞാനം, ആത്മജ്ഞാനം എപ്രകാരമാണ്? കീദൃക്ത ഏത് തരത്തിലാണത്? യാദൃശ ആത്മ ആത്മാവ് എപ്രകാരമാണ്? കീദൃശോ അത്, അത് ഏത് തരത്തിലുള്ളതാണ്? യാദൃശോ ഭഗവതോക്ത ഉപനിഷത് വാക്യൈ യാദൃശ ഭഗവതോക്ത, എപ്രകാരമാണ് ഭഗവാൻ അതിനെക്കുറിച്ച് പറഞ്ഞത്? ഉപനിഷത് വാക്യൈ ന്യായതശ്ച, ഉപനിഷത് വാക്യങ്ങളെ കൊണ്ട് യുക്തി കൊണ്ട് എങ്ങനെയാണ് ഇതെല്ലാം പറയുന്നു എന്നുള്ളത്. അപ്പൊ ഇവിടെ ശ്ലോകത്തിനനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് അസക്ത ബുദ്ധിയോട് ഉള്ളവനായി ജിതാത്മാവായി വിഗതസ്പൃഹനായി സന്യാസത്തിലൂടെ പരവുമായ നിഷ്കർമ്മ്യസിദ്ധിയെ പ്രാപിക്കണം. ആ നിഷ്കർമ്മ്യസിദ്ധി എന്ന് പറയുന്നത് ധ്യാനനിഷ്ഠ, അതിനെ പ്രാപിക്കണം എന്ന് പറയും. ആ നിഷ്ഠയെ പ്രാപിച്ചവൻ ആ നിഷ്ഠയിലൂടെ എങ്ങനെയാണ് ബ്രഹ്മത്തെ പ്രാപിക്കുന്നത് അത് ഞാൻ ചുരുക്കി പറയാം. ആ നിഷ്ഠയെന്ന് പറയുന്നത് എന്താണ്? ജ്ഞാനത്തിന്റെ പരമമായ അവസ്ഥയാണ്. ഇതാണ് ശ്ലോകത്തിന്റെ അർത്ഥം. ഭാഷ്യം എന്താണെന്ന് നേരത്തെ പറഞ്ഞു. ഇവിടെ ഭാഷ്യത്തിൽ ജ്ഞാനത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് അടുത്ത് ചർച്ച ചെയ്യുന്നത്. ജ്ഞാനം എന്താണ്? ഇവിടെ അദ്വൈതത്തിൽ ജ്ഞാനം എന്ന് പറയുന്നത് എങ്ങനെയാണ് തുടങ്ങിയ വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നു. അത് പ്രധാനപ്പെട്ട വിഷയമാണ് അദ്വൈതത്തെ സംബന്ധിച്ച്. ഇവിടെ ആദ്യം ഒരു ചോദ്യ രൂപത്തിൽ ആ വിഷയത്തെ അവതരിപ്പിക്കുന്നു. അതൊരു ചോദ്യം ആണെങ്കിലും ഈ ചോദ്യത്തിൽ പറയുന്ന പല വിഷയങ്ങളും സിദ്ധാന്തം തന്നെയാണ്. എന്നുള്ളതിൽ ചില ഭാഗങ്ങളെ നിഷേധിക്കാൻ വേണ്ടി ചോദ്യത്തെ അവതരിപ്പിക്കുകയാണ്. ചോദ്യത്തിന് സാധനം പറയും, പൂർവപക്ഷം എന്ന് പറയും. ചില സ്ഥലത്ത് പൂർവപക്ഷത്തെ അവതരിപ്പിക്കുമ്പോൾ അതിലെ പല ഭാഗങ്ങളും സിദ്ധാന്തവുമായിരിക്കും. എന്നുവെച്ചാൽ പല ഭാഗങ്ങളും സ്വീകരിക്കേണ്ടതായിരിക്കും, പല ഭാഗങ്ങളെയും നിഷേധിക്കേണ്ടതുമായിരിക്കും. ആ തരത്തിലൊരു പൂർവപക്ഷമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. എന്നിട്ട് എന്താണോ ആ ജ്ഞാനത്തിന്റെ സ്വരൂപം എന്താണെന്ന് ഇവിടെ വ്യക്തമാക്കുന്ന ഒരു ഭാഗമാണ്. ഗീതാ ഭാഷ്യത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അദ്വൈതപരമായി ചിന്തിക്കുന്നവർക്ക്. വിഷയാകാരം ജ്ഞാനം എന്നാ ജ്ഞാനവിഷയ ജ്ഞാനം വിഷയാകാരമാണ് എന്ന് പറയും. ഇത് അദ്വൈതിക്ക് സമ്മതമായ കാര്യമാണ്. ചോദ്യരൂപത്തിൽ അവതരിപ്പിക്കുന്നെങ്കിൽ ജ്ഞാനം വിഷയാകാരമാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഉള്ളിൽ ഏതൊരു അറിവുണ്ടായാലും ആ അറിവിനൊരു വിഷയം ഉണ്ടായിരിക്കും. വിഷയത്തോടു കൂടിയേ നമുക്ക് അറിവുണ്ടാകത്തുള്ളൂ. വിഷയരഹിതമായ ഒരു അറിവെന്ന് പറയുന്നത് നമ്മുടെ കേവലം ഒരു സങ്കല്പം മാത്രമാണ്. അങ്ങനെ ഒരു അറിവിനെ കുറിച്ച് നമുക്ക് വെറുതെ ഊഹിക്കാം, അത്രയേ പറ്റൂ. ഊഹിക്കുക എന്ന് വെച്ചാൽ ശരിയായ ഊഹമല്ല. ശരിയായ ഊഹം എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥ അറിവാകും, അനുമതിയാകും. ഇത് അനുമാനിക്കാനും സാധ്യമല്ല. വെറും ഒരു കൽപ്പന, ഏതുപോലെ ആകാശ കുസുമം എന്ന് പറയുന്ന പോലെയും വന്ധ്യാപുത്രൻ എന്ന് പറയുന്ന പോലെയും നമുക്ക് കൽപ്പിക്കാനേ പറ്റും. വിഷയമില്ലാത്ത അറിവ്, ഒരറിവുണ്ടാകുന്നു, ഇത് പുസ്തകമാണോ? പുസ്തകം എന്നൊരറിവുണ്ടായപ്പോൾ അവിടെ നിന്നൊരു വിഷയം വന്നു, എന്താണ് പുസ്തകം? അതിനാണ് പറയുന്നത് അറിവിന്റെ ആകാരം. പുസ്തകം നമ്മുടെ മുമ്പിൽ ഇല്ലെങ്കിലും പുസ്തകം എന്നുള്ള ഒരറിവ് നമുക്കുണ്ടാകാം. നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരറിവ് ഉയർന്നു വരുന്നു. ബാഹ്യമായ വസ്തുവില്ലെങ്കിലും നമ്മുടെ അറിവിലൊരു വസ്തുണ്ട്. അറിവിൽ നിൽക്കുന്ന ആ വസ്തു, അല്ലെങ്കിൽ അറിവിൽ നിൽക്കുന്ന വസ്തുവിന്റെ ആ ഭാഗത്തെയാണ് വിഷയാകാരം എന്ന് പറയുന്നത്. ആകാരം എന്ന് വെച്ചാൽ രൂപം നിൽക്കും. അറിവിൽ എപ്പോഴും വിഷയരൂപം നിൽക്കുന്നു. ഇത് മാറ്റമില്ലാത്ത ഒരു നിയമമാണ്. അപ്പൊ ജ്ഞാനത്തിന്റെ ഒരു വിശേഷത അതാണ്. നമ്മളത് പ്രത്യക്ഷമായി അറിയുന്നതായാലും ശരി, നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളായാലും ശരി, ഭൂതകാല സ്മരണകളായാലും ശരി, അറിവ് വരുന്ന അവിടെ ഒരു വിഷയവും വരും. വിഷയത്തെ വിട്ട് നമുക്ക് അറിവ് അങ്ങനെയൊന്ന് നമുക്ക് സങ്കല്പിച്ചാൽ അത് ഏതാണ് മുയൽ കൊമ്പെന്ന് പറയുന്ന പോലെ ഇരിക്കും, ഒരർത്ഥമില്ലായിരിക്കും. ഇത് അറിവിന്റെ ഒരു പ്രത്യേകതയാണ്. അവിടെ ഒന്ന് പറയുന്നു, ജ്ഞാനവിഷയ. പക്ഷേ വിഷയാകാരം ജ്ഞാനം എന്ന് പറയുന്നത് പോലെ ജ്ഞാനാകാരം ജ്ഞാനം അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? അറിവ് ഒരിക്കലും അറിവിനെ വിഷയമാക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അറിവ് മറ്റ് സർവത്തെയും വിഷയമാക്കും. പക്ഷേ അറിവ് അറിവിനെ വിഷയമാക്കുന്ന ഒരു അനുഭവം നമുക്കില്ല. ചോദിക്കും, അപ്പൊ നമ്മൾ അറിവിനെ കുറിച്ച് ചിന്തിച്ചാലോ? നമ്മൾ അറിവിനെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ അറിവിന് അറിവ് വിഷയമാകാമല്ലോ എന്ന് ചോദിക്കും. പക്ഷേ അറിവിന് ഒരിക്കലും കേവലമായ അറിവിനെ കുറിച്ച് ചിന്തിക്കാൻ ഒക്കത്തില്ല. പറഞ്ഞല്ലോ, അറിവിനെ കുറിച്ച് ചിന്തിച്ചാൽ അത് മുയൽക്കൊമ്പെന്ന് പറയുന്നവരായിരുന്നു. നമ്മൾ അറിവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്തായിരിക്കും? വിഷയങ്ങളോടുകൂടി ചേർന്ന് നിൽക്കുന്ന അറിവിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും. പുസ്തകജ്ഞാനത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അതിൽ നിന്ന് പുസ്തകത്തെ മാറ്റി കേവലമായ ജ്ഞാനം അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒന്നും നമ്മുടെ ചിന്തയ്ക്ക് വിഷയമായി വരത്തില്ല ഒരിക്കലും. അതാണ് ഇവിടെ പറയുന്നത് ജ്ഞാനവിഷയ. ഒരിക്കലും ജ്ഞാനം ജ്ഞാനത്തിന് വിഷയമാകുന്നില്ല. ഞാൻ എവിടെയെങ്കിലും വിഷയമായി നമുക്ക് തോന്നിയാൽ അത് വിഷയത്തോടുകൂടിയ ജ്ഞാനമായിരിക്കും. വിഷയം വിട്ട് കേവലമായ ഒരു ജ്ഞാനം ഒരിക്കലും ജ്ഞാനത്തിന് വിഷയമാകത്തില്ല. നാഭി ആകാരവാൻ ആത്മാ ഇഷ്യതേ ക്വചിത്. അതുകൊണ്ട് തന്നെ എന്താണ്, ആത്മാകാരമായ ജ്ഞാനം അല്ലെങ്കിൽ ആത്മവിഷയകമായ ജ്ഞാനം അതെങ്ങനെ ഉണ്ടാകും? അത് അദ്വൈതിക്ക് എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? കാരണം ജ്ഞാനനിഷ്ഠ എന്നെല്ലാം പറഞ്ഞു, നേരത്തെ പറഞ്ഞു എന്താണ് ആത്മജ്ഞാനം എന്നെല്ലാം പറയുന്നു. ആത്മജ്ഞാനം, ജ്ഞാനനിഷ്ഠ എന്നെല്ലാം പറയുന്നതിന്റെ താല്പര്യം എന്താണ്? അതാണ് ചോദിക്കുന്നത്. കേവല ആത്മജ്ഞാനം, ജീവാത്മ പരമാത്മേകത്വ ജ്ഞാനം എന്നെല്ലാം പറയുന്നു. ഒരിക്കലും ജ്ഞാനത്തിന് ജ്ഞാനം വിഷയമാകില്ലെങ്കിൽ പിന്നെ ആത്മജ്ഞാനം എന്ന് പറയുന്നതിന് എന്താ നിങ്ങൾ പറയുന്ന അർത്ഥമില്ലാതെ പറയണല്ലോ. ആത്മജ്ഞാനം, ആത്മജ്ഞാനമുണ്ട്, ആത്മാനുഭൂതിയുണ്ട് എന്നെല്ലാം പറയുന്നുണ്ടല്ലോ. അത് സാധ്യമല്ലെന്നാ പറയുന്നത്. കാരണം ഈ ആത്മാവെന്ന് പറയുന്നത് സ്വയം ജ്ഞാനമാണ്. ആത്മാവ് സ്വയം ജ്ഞാനമായിരിക്കെ ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം എങ്ങനെ ഉണ്ടാകും? കാരണം ജ്ഞാനത്തെക്കുറിച്ച് ജ്ഞാനം ഉണ്ടാകില്ലെന്നാണല്ലോ പറഞ്ഞത്. ആ ജ്ഞാനത്തെക്കുറിച്ച് പറയുന്ന എന്താണ്? ശുദ്ധജ്ഞാനമാണ്, കേവലമായ ജ്ഞാനമാണ്, നിരുപാധികമായ ജ്ഞാനമാണ്, നിർവികൽപമായ ജ്ഞാനമാണ്, ഇങ്ങനെയൊക്കെ പറയും. ഈ വിഷയജ്ഞാനത്തിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടി അതാണ് ആത്മാവെന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു വസ്തുവിനെ കുറിച്ച് ജ്ഞാനം ഉണ്ടാകത്തില്ല എങ്കിൽ പിന്നെ ജ്ഞാനനിഷ്ഠ, ആത്മജ്ഞാനം എന്നെല്ലാം പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? വസ്തുശൂന്യോ വികല്പ, അത് കേവലം വികല്പജ്ഞാനമാണ് എന്നാണ് പറയുന്നതിന് താല്പര്യം. അതുകൊണ്ടെന്താണ് പറയുന്നത്? ആത്മാവിന് ആകാരമില്ല, ജ്ഞാനത്തിന് ആകാരമില്ല. അതുകൊണ്ട് ആത്മാകാരമായ ജ്ഞാനം അത് സംഭവിക്കത്തില്ല. നിങ്ങളീ പറയുന്ന ആത്മജ്ഞാനം എന്ന് പറയുന്നത് എങ്ങനെ സംഭവിക്കും എന്നാണ് ചോദിക്കുന്നത്. ഒരു ചോദ്യരൂപത്തിൽ ആ വിഷയത്തെ അവതരിപ്പിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ പറയുന്നതിന്റെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ ആത്മാകാരമായൊരു ജ്ഞാനം ഉണ്ടാകുമെങ്കിൽ അതെങ്ങനെയായിരിക്കും, അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? ആ വിഷയങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടി ഇവിടെ അതിലേക്ക് കടക്കുകയാണ്. അതിനിവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. നനു ആദിത്യവർണം ഭാരൂപ സ്വയം ജ്യോതി ഇത്യാകാരവത്വം ആത്മനശ്രീയത ചേതാശതർത്തി പറയുന്നുണ്ട്. ആദിത്യവർണ തമസ പരസ്താ ഭാരൂപ ചാന്തോകിയത്തിൽ പറയുന്നു, സ്വയം ജ്യോതി ബൃഹദാരണ്യത്തിൽ പറയുന്നു. ഇവിടെയെല്ലാം ആദിത്യവർണം ജ്യോതി എന്നെല്ലാം പറഞ്ഞ് എന്താണ് ജ്ഞാനത്തിനൊരു രൂപത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് പ്രകാശം? ജ്ഞാനം പ്രകാശമാണെന്ന് പറയുന്നുണ്ട്. ജ്ഞാനം പ്രകാശമാണെന്ന് പറയുമ്പോൾ അത് ശോഭയുള്ളതാണ്, പ്രകാശമുള്ളതാണ്, ആദിത്യം പോലെ സ്ഫുരിക്കുന്നതാണ് എന്നെല്ലാം പറയുമ്പോൾ ആ ജ്ഞാനത്തിനവിടെ ഒരു ആകാരം വരുന്നുണ്ടല്ലോ. പ്രകാശരൂപത്തിൽ എന്ന് പറയുമ്പോൾ ഒരാശയം നമ്മുടെ മനസ്സിനുണ്ടല്ലോ. പ്രകാശിക്കുന്നതാണ് അറിവ്, പ്രകാശിക്കുന്നതാണ് ആത്മാവ്. അങ്ങനെ ധരിച്ചാലോ ഇത്യാകാരവത്വം ആത്മനശ്രീയത്തെ. അങ്ങനെ ആത്മാവിനൊരാകാരം, ഒരു സ്വരൂപത്തെക്കുറിച്ച് പറയുന്നു. ഒന്നുമില്ലെങ്കിലും പ്രകാശം എന്ന് പറയുന്നത് സ്വരൂപമുള്ളതാണ്. നമ്മൾ പ്രകാശത്തെ കാണുന്നു, പ്രകാശത്തെ സങ്കല്പിക്കുന്നു, പ്രകാശത്തെ അറിയുന്നു, ആദിത്യനെ അറിയുന്നു, ഭാദീപ്തി മറ്റ് പലതരത്തിലുള്ള ജ്യോതിസുകൾ നമ്മൾ അറിയുന്നു. അവിടെയെല്ലാം എന്താണ്? ആ പ്രകാശത്തിന് രൂപമുണ്ട്. പ്രകാശം അല്ല ആത്മാവെങ്കിലും അതുപോലെ ഒരു രൂപമൊന്ന് ധരിക്കാമല്ലോ. അത് പ്രകാശം പോലെയിരിക്കും, ആദിത്യത്തിനെ പോലെയുള്ള പ്രകാശത്തോടു കൂടിയതാണ്. അങ്ങനെ നമുക്ക് ധരിച്ചുകൂടെ ആത്മാവിനെ കുറിച്ച്? അതിന് സമാനമായ ഒരു രൂപം, ഒരു പ്രകാശം തിളക്കം എന്ന് പറയും. എന്താണ്? ഒരു ആദിത്യന്റെ പ്രകാശമല്ല, അതിന് 10,000 ആദിത്യന്റെ പ്രകാശമാണ്. അങ്ങനെ പറയും. അങ്ങനെ സങ്കല്പിക്കാം, പ്രകാശത്തിന്റെ പരമാവധി പ്രകാശം, ആ ഒരു പ്രകാശമാണ് ഈ അറിവ്. അങ്ങനെ ധരിച്ചാലോ? ഇപ്പോ ഒരു ഉപമയിലൂടെ അല്ലെങ്കിൽ ഒരു രൂപകത്തിലൂടെ ആത്മാവിനെ ധരിക്കാൻ വേണ്ടി പറഞ്ഞാണെങ്കിലോ, അപ്പോൾ ആത്മാവിനൊരു സ്വരൂപമുണ്ട്, ഒരു ആകാരമുണ്ട് എന്ന് ധരിച്ചാലോ? എന്നാ അങ്ങനെ പറയാനും പറ്റില്ല. എന്തുകൊണ്ട്? തമോ രൂപത്തെ പ്രതിഷേധാർത്ഥത്വ തേഷാം വ്യാഖ്യാനം. ആ പറഞ്ഞിരിക്കുന്നതിന് വേറെ ഉദ്ദേശമാണ്. കാരണം ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് പറയുന്നത്? അത് ബാഹ്യമായി പറയുമ്പോൾ പറയും അത് പൃഥിവിയല്ല, ജലമല്ല, അഗ്നിയല്ല, വായുവല്ല, ആകാശമല്ല, ഇങ്ങനെ ഓരോന്നിനും നിഷേധിച്ചു. നേതി നേതി. ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴോ അത് സ്ഥൂല ശരീരമല്ല, സൂക്ഷ്മങ്ങളായ കർണങ്ങളല്ല, മനസ്സ് ബുദ്ധി ഇതൊന്നുമല്ല. രണ്ടു തരത്തിൽ നിഷേധിച്ചു പോയാലും അവസാനം നിഷേധിക്കാൻ വയ്യാത്ത ഒരു സ്ഥലത്ത് നിന്ന് എത്തും. അറിയാവുന്നതിനെ എല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്ന എന്താണ്? അറിവില്ലായ്മയാണ്, അജ്ഞാനമാണ്, തമസിൽ ചെന്നേക്കും, അവ്യക്തത്തിൽ ചെന്നേക്കും. പറയുമല്ലോ, ബുദ്ധിക്ക് ഒരത്തും പിടിയും കിട്ടുന്നില്ല. അങ്ങനെ നിഷേധിച്ച് നിഷേധിച്ച് പോയാൽ അറിവില്ലായ്മയെ ചെന്നേക്കും, തമസിൽ ചെന്നേക്കും. അതാണോ ആ തമസ്സിൽ അവസാനിക്കുന്നതാണോ ഈ നിഷേധം? അതാണോ ആത്മാവെന്ന് സംശയിക്കാം. പറയുന്നു തമസിനെയും നിഷേധിക്കും. നിഷേധിക്കാൻ കഴിയാതെ നിൽക്കുന്ന ആ തമസിനെയും നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് അവിവേകത്തെ, അജ്ഞാനത്തെ, തമസിനെ, ഇരുട്ട് എന്നൊക്കെ പറയും, ഒരേ അർത്ഥം തന്നെ. അതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ജ്യോതിസ് എന്ന് പറഞ്ഞത്. അല്ല, അത് ജ്യോതിസ് എന്നുള്ള അർത്ഥത്തിലല്ല, അത് പ്രകാശം എന്നുള്ള അർത്ഥത്തിലല്ല. ഇത് കേട്ടിട്ടാണ് പലരും പറയുന്നത് എന്താണ്, ഞാൻ ധ്യാനിക്കാതിരിക്കുമ്പോൾ ഒരു പ്രകാശം കാണും, അതാണ് ആത്മാവെന്ന്. ചിലർ പറയും അത് അഗ്നിയെപ്പോലെ പ്രകാശിക്കുന്നത് കൊണ്ടു, ചിലർക്കത് മിനാമിനിങ്ങിന്റെ പ്രകാശം പോലെയാണ്, അങ്ങനെ പറയും. ശ്രുതിയിലും പറഞ്ഞിട്ടുണ്ട് ഖദ്യോതം, ഇങ്ങനെ പറയും, വിദ്യുത് മിന്നലിന്റെ പ്രകാശം പോലെയാണ്, ആകാശത്തിലെ മിന്നൽ പോലെയാണ്, ഇങ്ങനെയൊക്കെ ശ്രുതി പറയുന്നുണ്ട്. ഭാരൂപ, ഇതൊക്കെ കണ്ണടച്ച് ധ്യാനിക്കുമ്പോൾ കാണുന്ന ചില പ്രകാശങ്ങൾ, ഇത് ആത്മാവിന്റെ ഒരു ചെറിയ ഒളിമിന്നലാണെന്നാണ് പറയുന്നത്. ചിലർക്ക് ധ്യാനം തുടങ്ങിയാൽ വളരെ പെട്ടെന്ന് ഈ പ്രകാശം കാണും, പിന്നെ അത് കണ്ണ് തുറന്നിരുന്നാലും കാണും, ധ്യാനിച്ചില്ലെങ്കിലും കാണും. മരുന്ന് കഴിച്ചാൽ മാറുകയും ചെയ്യും. ഇതെല്ലാം വായിച്ചിട്ട് ഭാരൂപ, സ്വയം ജ്യോതി എന്നൊക്കെ പറഞ്ഞു, അതെന്തോ ഒരു പ്രകാശം ധരിച്ചിട്ടാണ്. മിക്കവാറും അതൊരു ഞരമ്പിന്റെ പ്രശ്നമാണ്, അങ്ങനെ കാണുന്നു. അപ്പൊ അത് പ്രകാശമെന്ന് അതുകൊണ്ട് അർത്ഥമില്ല. ശ്രുതിയിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഈ ആത്മാവ് ഒരു പ്രകാശം പോലെ ഉള്ളിൽ തെളിഞ്ഞു വരും, ഒരു വെളിച്ചം പോലെ വരും. ഒരാൾ എന്നോട് പറഞ്ഞത് നല്ല കുറ്റിരുട്ടത്ത് പന്തം കൊളുത്തി പിടിച്ചതുപോലെ കണ്ടെന്നാണ്. അത്രയും വ്യക്തമായിട്ട് കണ്ടു എന്നാ പറഞ്ഞത് ആത്മാവിനെ. അതങ്ങനെ സംഭവിക്കാമോ എന്ന് ചോദിച്ചാൽ പറഞ്ഞത് എന്റെ അനുഭവമാണ്, നിഷേധിക്കാൻ പറ്റുമോ? നിഷേധിക്കുന്നില്ല. ഒരാളുടെ അനുഭവത്തെ വേറൊരാൾക്ക് എങ്ങനെ നിഷേധിക്കാൻ പറ്റും? പക്ഷെ അനുഭവത്തെ നിഷേധിക്കാൻ വേറെ വഴിയുണ്ട്, അത് സ്വീകരിക്കാമെങ്കിൽ നിഷേധിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു മരുന്നു, അവിടെ പറയുന്നതിന്റെ ഒന്നും താല്പര്യം അതല്ല. എന്താണ് ഇതിങ്ങനെ ഒരു പ്രകാശമായിട്ട് കാണും, ഒരു വെളിച്ചമായിട്ട് കാണും ആത്മാവ് എന്നൊന്നുമല്ല. പിന്നെ എന്തിനു വേണ്ടി തമോ രൂപത്വ പ്രതിഷേധാർത്ഥത്വ, ഇത് തമസല്ല, അതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു എന്തല്ലോ, ചിന്തിച്ച് ചിന്തിച്ച് അവസാനം ഒരു അവ്യക്തതയിലേക്ക് പോകരുത്. ആ അവ്യക്തതയെ നിഷേധിക്കാൻ വേണ്ടി പറയുന്നതാണ്. അല്ല, ഇത് പ്രകാശം എന്നുള്ള അർത്ഥത്തിലല്ല, ആത്മാവിൽ അങ്ങനെ പ്രകാശമൊന്നുമില്ല. പ്രകാശം എന്ന് പറയുന്നതേ ജഡമാണ്, പ്രകാശം ജഡത്തിലേ ഉള്ളൂ. ആ പ്രകാശം ഇല്ലാതെ വരുമ്പോൾ അത് ഇരട്ടു വാങ്ങി. അപ്പോൾ പ്രകാശത്തെ നിഷേധിക്കുന്നു, പിന്നെ ഇരുട്ടിനെയും നിഷേധിക്കുന്നു. അല്ലാതെ ആത്മാവ് പ്രകാശം എന്ന് പറയുന്നുണ്ട്. പലയിടത്തും ഇത് പറയുന്ന എന്താണ്? ഉപാസനയ്ക്ക് വേണ്ടി പറയുന്നത്. ഉപാസനയ്ക്ക് വേണ്ടി ഇത് സ്വീകരിക്കാം. എന്നുവെച്ചാൽ ധ്യാനിക്കുമ്പോൾ പ്രകാശം കാണുന്നത് തെറ്റൊന്നുമില്ല, തെറ്റൊന്നല്ല ഞാൻ പറയുന്നു. പക്ഷെ അത് ആത്മാവാണ് ധരിക്കുന്നിടത്താ തെറ്റ് വരുന്നു. അങ്ങനെ ഒരു പ്രകാശത്തെ എന്താണ് അങ്കുഷ്ഠമാത്രം അങ്കുഷ്ഠമാത്രനായ പുരുഷനെ ഹൃദയത്തിൽ ധ്യാനിക്കാൻ പറയുന്നു. പ്രകാശരൂപത്തിൽ സ്വയം ജ്യോതി, ജ്യോതിസായി ധ്യാനിക്കാൻ പറയുന്നു. അങ്ങനെയൊക്കെ ധ്യാനിക്കാം, പ്രകാശത്തെ കാണുകയും ചെയ്യാം. പക്ഷെ അത് ആത്മാവല്ല, അത് മനസ്സിന്റെ ഏകാഗ്രത കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അത് ഉപാസനയ്ക്ക് വേണ്ടി പറയുന്നതാകാം, അത് ഉപാസനാ പ്രകടനത്തിലാണെങ്കിൽ. മറിച്ചാണെങ്കിലോ, തത്വത്തെ ബോധിപ്പിക്കാൻ പറയണമെങ്കിൽ അതിന്റെ താല്പര്യം ഇത്രയേ ഉള്ളൂ, ഇതിരുട്ടല്ല, ഇരുട്ടിനെയും നിഷേധിക്കുക. ഇരുട്ടിനെയും നിഷേധിച്ചാൽ ശേഷിക്കുന്നത് അതാണ്. അത് വിശദീകരിക്കുന്ന ദ്രവ്യ ഗുണാദ്യാകാര പ്രതിഷേധേ ആത്മനഃ തമോരൂപത്യ പ്രാപ്തേ തത് പ്രതിഷേധാർത്ഥാനി ആദിത്യ വർണ്ണ ഇത്യാദി വാക്യാനി. ആത്മതത്വത്തെ കുറിച്ച് ബോധിപ്പിക്കുന്ന ഭാഗങ്ങളിൽ ഇത് പറയും. എന്താണ് ആദിത്യ വർണ്ണമെന്ന് പറഞ്ഞു. ഇതേ കാര്യം തന്നെ ഉപാസനയ്ക്ക് വേണ്ടി പറയും. ഉപാസന എന്ന് പറഞ്ഞാൽ ധ്യാനം. ഒരിടത്ത് തത്വത്തെ ബോധിപ്പിക്കുകയാണ്. തത്വത്തെ ബോധിപ്പിക്കുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആത്മതത്വം ഈ പ്രകാശത്തിനും അപ്പുറമാണോ ഇരുട്ടിനും അപ്പുറമാണെന്ന് മനസ്സിലാക്കുന്നു. ഉപാസനയ്ക്ക് വേണ്ടിയാണെങ്കിലോ അതിനെ ജ്യോതിസ്വരൂപത്തിൽ ധ്യാനിക്കാൻ വേണ്ടി പറയുന്നു. ഇവിടെ താത്വികമായി എങ്ങനെ പറയുന്നു എന്ന് പറയുന്നു, ദ്രവ്യ ഗുണാദ്യാകാര പ്രതിഷേധേ. കാരണം ആത്മാവിനെ ദ്രവ്യമാണെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു, വൈശേഷികന്മാരും മീമാംസകരും മറ്റും പറയുന്നു അത് ദ്രവ്യമാണ്, ഒരു ഗുണമാണെന്ന് പറയുന്നു. ജ്ഞാനം പോലെയുള്ള ഗുണങ്ങളാണതെന്ന് പറയുന്നു. ഇതിനെല്ലാം നിഷേധിക്കുമ്പോൾ പ്രകാശത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ അത് പ്രകാശമല്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്? അത് ഇരുട്ടാ ശേഷിക്കുന്നത്. പ്രകാശത്തെ നിഷേധിച്ചാൽ ശേഷിക്കുന്ന ഇരുട്ടാണ്. ആത്മനഃ തമോ രൂപത്തെ പ്രാപ്തി, ആത്മാവ് തമസാണെന്ന് പ്രാപ്തമാകുന്നു. തത് പ്രതിഷേധാർത്ഥാനി, അപ്പോൾ അതിനെ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആദിത്യവർണം ഇത്യാദി വാക്യാനി, ആദിത്യവർണം തുടങ്ങിയ വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇത് പൂർവപക്ഷത്തിന്റെ ഭാഗമാണെങ്കിൽ ഇത് സിദ്ധാന്തത്തിന് സ്വീകാര്യമായ കാര്യങ്ങളാണ് പറയുന്നത്. അരൂപം ഇത് വിശേഷത അരൂപ പ്രതിഷേധം. കഠോപനിഷത്തിനും എന്താണ് അരൂപം അസ്പർശം എന്നെല്ലാം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് അതിന് രൂപത്തെ നിഷേധിച്ചിരിക്കുകയാണ്. പ്രകാശം എന്ന് പറയുന്ന ഒരു രൂപമാണ്, അത് ഭൗതികമായ വസ്തുക്കളിൽ മാത്രമേ കാണൂ. ഭൗതികമായ വസ്തുക്കളിലുള്ള രൂപം, അതിന്റെ നിറം, പ്രകാശം എന്ന് പറയുന്ന ഒരു നിറമാണ്, അതിനൊരു ആകൃതിയുണ്ട്. അതെങ്ങനെ ആത്മാവിന് വരും? ആത്മാവ് നിറമില്ലാത്തതാണ്. അരൂപം അസ്പർശം അരസം അഗന്ധം ഇതെല്ലാം പറഞ്ഞ് നിഷേധിച്ചിരിക്കുകയാണ്. അതെങ്ങനെ ആത്മാവാകും? അഭിഷേത്വ ചേതാശുദ്രത്തിൽ പറയുന്നുണ്ട്, ന സന്ദൃശ്യേ തിഷ്ഠതി രൂപമസ്യ ന ചക്ഷുഷാ പശ്യതി കശ്ചനേനം എന്ന് പറയും. അതൊരിക്കലും വിഷയമേ അല്ല. ആത്മാവ് അത് ജ്ഞാനസ്വരൂപമായാലും ശരി ആനന്ദസ്വരൂപമായാലും അതൊരിക്കലും മനസ്സിനും ബുദ്ധിക്കും ഒന്നും വിഷയമാകുന്നില്ല. അതിനകത്ത് പറയുന്നു, ന സന്ദൃശ്യതേ തിഷ്ഠതി രൂപമസ്യ. അത് സന്ദർശനത്തിന് പ്രത്യക്ഷത്തിന് അത് വിഷയമാകുന്നില്ല എന്നാണ്. സന്ദർശനം എന്ന് പറയുന്നത് പ്രത്യക്ഷം. അതിന്റെ അതൊരിക്കലും പ്രത്യക്ഷത്തിന് വിഷയമാകുന്നില്ല. അതിന്റെ സ്വരൂപം ആത്മാവിന്റെ കസ്തനയനം ചക്ഷുഷാന പശ്യതി. ഒരുവനതിനെ അവന്റെ കണ്ണുകൊണ്ട് കാണുന്നില്ല, മനസ്സുകൊണ്ടും കാണാൻ പറ്റത്തില്ല, കണ്ണുകൊണ്ടും കാണാൻ പറ്റത്തില്ല. ആദ്യം മനസ്സുകൊണ്ടുള്ള കാഴ്ചയെ നിഷേധിച്ചു, പിന്നെ ബാഹ്യ ചക്ഷു അതുകൊണ്ടുള്ള കാഴ്ചയും നിഷേധിച്ചു. ആത്മാവിനെ ഇതൊന്നുകൊണ്ടും തന്നെ വിഷയമാക്കാൻ പറ്റത്തില്ല. എങ്ങനെയാണ് നിങ്ങളുടെ ആത്മജ്ഞാനം എന്ന് പറയുന്നത്? ആത്മാവ് വിഷയമായില്ലെങ്കിൽ അശബ്ദം അസ്പർശം ഇത്യാദി കഠോപനിഷത്തിനും മറ്റും നിരവധി സ്ഥലങ്ങളിൽ ഇത് പറയുന്നുണ്ട്. ആത്മാവിന്റെ സ്വരൂപത്തെക്കുറിച്ച് എവിടെ പറയുന്നു? അവിടെയെല്ലാം പറയും. അത് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, മനസ്സുകൊണ്ടും കാണാൻ പറ്റത്തില്ല. തസ്മാ ആത്മാകാരം ജ്ഞാനമിത്തി അനുപന്നം. ആത്മാകാരമായ ജ്ഞാനം, ആ ജ്ഞാനത്തിലുള്ള ആ ജ്ഞാനത്തിന്റെ പരിസമാപ്തി, അതാണ് ആത്മനിഷ്ഠ എന്നെല്ലാം വ്യാഖ്യാനിച്ചു. അതിനെന്താ അർത്ഥം എന്നാണ്. കഥം തർഹി ആത്മനോ ജ്ഞാനം, പിന്നെന്താണ് ഈ ആത്മജ്ഞാനം എന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഇതുവരെ ചർച്ച ചെയ്ത ഈ ആത്മജ്ഞാനം എന്താണ്? ആത്മാവിന്റെ ജ്ഞാനം ഉണ്ടാകത്തില്ല, ജ്ഞാനം ഒരിക്കലും ആത്മാകാരമാകത്തില്ല. പക്ഷെ ജ്ഞാനത്തിന് വിഷയകാരമാകാം, പക്ഷെ ജ്ഞാനത്തിന് ഒരിക്കലും ആത്മാകാരമാകാൻ പറ്റത്തില്ല. എന്താണ് ആത്മജ്ഞാനം? സർവം ഹി യദ് വിഷയം യദ് ജ്ഞാനം തത് തദ് ആകാരം ഭവതി. അതുമാത്രമല്ല, ഒരു വിഷയത്തെ അറിവ് ഗ്രഹിക്കുമ്പോൾ അറിവിൽ വിഷയത്തിന്റെ രൂപം വരുന്നു. അതാണ് പുസ്തകത്തെ ഗ്രഹിക്കുമ്പോൾ പുസ്തകം, ജ്ഞാനത്തിൽ അങ്ങനെ ഒരു രൂപം വരുന്നു. അതിന് ആകാരം എന്ന് പറയുന്നതാണ്. ജ്ഞാനം ആകാരത്തെ പ്രാപിക്കും എന്ന് പറയുന്നതാണ്. അല്ലെങ്കിൽ ജ്ഞാനം സ്വയം പുസ്തകരൂപത്തെ പ്രാപിക്കുന്നു. പുസ്തകത്തെ ഏത് രീതിയിലാണോ ജ്ഞാനം ഉൾക്കൊണ്ടത്, ജ്ഞാനം ആ പുസ്തക രൂപത്തിൽ തന്നെ ആയിത്തീരുന്നു. അതാണ് സംഭവിക്കുന്നത്. എങ്ങനെയാണോ പ്രകാശം വസ്തുക്കളെ വ്യാപിക്കുന്നത്, വസ്തുവിൽ പ്രകാശം പതിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ വസ്തുവിൽ പ്രകാശം വ്യാപിക്കുന്നു. അതുപോലെ ജ്ഞാനം വിഷയത്തെ ഗ്രഹിക്കുമ്പോൾ ആ വിഷയത്തെ ജ്ഞാനം വ്യാപിക്കുന്നു. അതാണ് ഏത് വിഷയം ജ്ഞാനം, ഒരു വിഷയത്തെക്കുറിച്ചൊരു ജ്ഞാനം ഉണ്ടായാൽ തത്തദാകാരം ഭവതി, ആ വിഷയരൂപത്തിലാകുന്നു ജ്ഞാനം. ജ്ഞാനത്തിന് വിഷയരൂപം കൈവരുന്നു. അതാണ് നമ്മുടെ അനുഭവം എന്ന് പറയുന്നത്. ഏതനുഭവം? അതാണ് അറിവ് വിഷയരൂപത്തെ പ്രാപിക്കുന്നതാണ് നമ്മുടെ അനുഭവങ്ങൾ എന്ന് പറയുന്നത്. എല്ലാ അനുഭവം പുസ്തകം എന്നുള്ള അനുഭവം ഉണ്ടായപ്പോൾ അറിവ് പുസ്തക രൂപത്തെ പ്രാപിച്ചു. അതാ സംഭവിക്കുന്നത്. നിരാകാര ആത്മീയത്യുക്തം, ആത്മാവ് നിരാകാരമാണെന്ന് പറഞ്ഞു. ആത്മാവിനൊരു രൂപമില്ല, പുസ്തകത്തിനൊരു രൂപമുണ്ടെന്നാണ്. അത് അതിന് പ്രത്യേക അളവുണ്ട്, പ്രത്യേക നിറമുണ്ട്. അപ്പം ജ്ഞാനം ആകാരത്തെ പ്രാപിക്കുന്നു. ജ്ഞാനത്തിനും വരുന്നു ആ അളവും ആ നിറവും എല്ലാം ജ്ഞാനത്തിന് വരുന്നു. അതെ, അത് അതാണ് അന്ധകരണം. ജ്ഞാനം, മനസ്സ്, ബുദ്ധി എല്ലാം കൂടെ ഒരർത്ഥത്തിലാണ് പറയുന്നത്. പുസ്തകത്തിന്റെ വെളുപ്പ്, പുസ്തകത്തിന്റെ ആകൃതി എല്ലാം ജ്ഞാനത്തിലും വന്നു. പക്ഷെ ആത്മാവിനെ കുറിച്ച് എന്താണ് പറയുന്നത്? നിരാകാരമാണെന്നാണ് പറയുന്നത്. അപ്പൊ ആത്മാവിൻ നിരാകാരമാണെങ്കിൽ അതിന്റെ ഏതാകാരമാണ് ജ്ഞാനത്തിൽ വരുന്നത്? പുസ്തകത്തിന് ആകാരമുണ്ട്, എന്താണ് അതിന്റെ അളവ്? പുസ്തകത്തിന് നിറമുണ്ട്, അതെല്ലാം ജ്ഞാനത്തിലേക്ക് വരാം. അപ്പോൾ വെളുത്ത പുസ്തകം കാണുന്നു, ചതുര ആകൃതിയിലുള്ള പുസ്തകത്തെ കാണുന്നു. വാ അതെല്ലാം ആ അറിവിൽ വരുന്നു. പക്ഷെ ആത്മാവ് നിരാകാരമാണ്, അതിനൊരു പ്രത്യേക ആകൃതിയില്ല, നിറവില്ല. പിന്നെ എങ്ങനെയാണ് ആത്മാവിന് ആ അറിവ് കൊണ്ട് അറിയാൻ കഴിയുന്നത്? ഞാൻ ആത്മനോസ്റ്റ ഉഭയോർ നിരാകാരത്തെ കഥം തദ്ഭാവന നിഷ്ഠ, ഭാവനാനിഷ്ഠ ആത്മഭാവന എന്ന് പറയുന്നത് എന്താണ്? ആത്മജ്ഞാനത്തിന്റെ ആവൃത്തിയാണ് ആത്മഭാവന എന്ന് പറയുന്നത്. ഭാവന എന്ന് പറയുന്നത് ധ്യാനം എന്നുള്ള അർത്ഥത്തിലാണ് ഭാവന ശബ്ദം ഉപയോഗിക്കുന്നത്. അപ്പൊ അതെങ്ങനെ സംഭവിക്കും? ആത്മഭാവനയിൽ, ആത്മധ്യാനത്തിലുള്ള നിഷ്ഠ ഒരാൾക്ക് എങ്ങനെ വരും? എന്തുകൊണ്ട്? ഞാൻ ആത്മനോസ്റ്റ ഉഭയോർ നിരാകാരത്തേ, ജ്ഞാനം നിരാകാരമാണ്, ആത്മാവും നിരാകാരമാണ്. ജ്ഞാനം നിരാകാരമാണെന്ന് എന്തുകൊണ്ട് പറഞ്ഞു? ജ്ഞാനത്തെക്കുറിച്ച് നമുക്ക് ജ്ഞാനം ഉണ്ടാകുന്നില്ല, വിഷയങ്ങളെക്കുറിച്ച് ജ്ഞാനം ഉണ്ടാകുന്നു. ആത്മാവെന്ന് പറയുന്നത് തന്റെ സ്വരൂപമാണ്, അതും നിരാകാരമാണെന്നാണ് മുമ്പ് പറഞ്ഞത്. അപ്പൊ രണ്ടും നിരാകാരമായി, പിന്നെ എങ്ങനെ ജ്ഞാനം ആത്മാവിനെ കുറിച്ചുണ്ടാകും? ജ്ഞാനത്തിൽ ആകാരമൊന്നുമില്ല, പക്ഷേ ഈ പുസ്തകത്തിൽ ആകാരമുണ്ട്, അത് ജ്ഞാനത്തിലേക്ക് വരുന്നു. പക്ഷെ അവിടെ ആത്മാവ് ആ ജ്ഞാനത്തിന് വിഷയമാകുന്നു എന്ന് പറയുമ്പോൾ ആത്മാവിൽ ആകാരമേ ഇല്ല, നിറവില്ല, ആകൃതിയില്ല, ഒന്നുമില്ല. ജ്ഞാനത്തിനും അതില്ല, ജ്ഞാനത്തിന്റെ വിഷയത്തിനുമില്ല. പിന്നെ എങ്ങനെ ആത്മാവിനെ അറിയാൻ കഴിയുമെന്നാണ്? ഇനി ജ്ഞാനത്തിന് ആകാരമില്ലെങ്കിലും പുസ്തകത്തിന് ആകാരമുള്ളതുകൊണ്ട് ജ്ഞാനത്തിലേക്ക് വരുമെന്ന് പറയാം. പക്ഷെ ജ്ഞാനത്തിന് വിഷയം ആത്മാവ് എങ്ങനെയാകും? അത് നിരാകാരമായിരിക്കും. ശ്രീ കഥം കഥം തദ്ഭാവന, അതിന്റെ ആവൃത്തി, അതിൽ നിഷ്ഠ എങ്ങനെ ഉണ്ടാകും എന്നാണ്. അത് നൈരന്തര്യം എങ്ങനെ ഉണ്ടാകും, അല്ലെങ്കിൽ അതിന്റെ പരിസമാപ്തി എങ്ങനെ ഉണ്ടാകും എന്നാണ്. ഇത്രയും ചോദ്യമാണ്. അതിനി സമാധാനം പറയുന്നു, എങ്ങനെ ആത്മജ്ഞാനം ഉണ്ടാകും എന്നുള്ള കാര്യമാണ് അടുത്ത് പറയുന്നത്. അദ്വൈത മതമനുസരിച്ച് അതെങ്ങനെ സമർത്ഥിക്കാം? നാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് കുറേയൊക്കെ ശരിയാണ്, എന്നാൽ പൂർണ്ണമായും ശരിയല്ല. ഈ പറഞ്ഞ കാര്യങ്ങളിൽ പലതും സിദ്ധാന്തി സിദ്ധാന്തം തന്നെയാണ്. എന്നാൽ ഇനി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ കൂടെ ഉണ്ട് ഇതിനകത്ത്. അതാണ് അടുത്ത് പറയുന്നത്, അത്യന്ത നിർമ്മലത്വ അതിസ്വച്ഛത്വ അതിസൂക്ഷ്മത്വ ഉപപത്തേരാത്മന. ആത്മാവെന്താണ്? അത്യന്ത നിർമ്മലമാണ്, അതിസ്വച്ഛമാണ്, അതിസൂക്ഷ്മവുമാണ് ആത്മാവ്. ആത്മാവെന്ന് പറയുന്നത് എന്താണ്? തന്റെ തന്നെ അസ്തിത്വമാണ്. ചിന്തിക്കുന്നവന്റെ, വിഷയങ്ങളെ ഗ്രഹിക്കുന്നവന്റെ അസ്തിത്വമാണ് ആത്മാവെന്ന് പറയുന്നത്. അതിന്റെ ഉണ്മയാണ് ആത്മാവെന്ന് പറയുന്നത്. അത് നിർമ്മലമാണ്, കാരണം മാലിന്യമെല്ലാം വിഷയങ്ങളിലാണ്, അവൻ ഗ്രഹിക്കുന്ന വസ്തുക്കളിലാണ് മാലിന്യം. ആത്മാവിലതില്ല. അത് സ്വച്ഛമാണ്. മറ്റ് മറകളെല്ലാം വിഷയങ്ങളിലാണ്, ആത്മാവിലതില്ല. സ്ഥൂലമായ വിഷയങ്ങളെ ഗ്രഹിക്കുന്നു, ഇത് സൂക്ഷ്മമാണ്. ഇനി അറിവാണെങ്കിലോ അല്ലെങ്കിൽ ബുദ്ധി എങ്ങനെയിരിക്കുന്നു? ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഒന്ന് ആത്മാവ്, തന്റെ സ്വരൂപം, മറ്റൊന്ന് ബുദ്ധി. അതിനാണ് നേരത്തെ അറിവ് അറിവെന്ന് പറഞ്ഞത്. ആ ബുദ്ധിയാണ്. ബുദ്ധിയെന്നോ മനസ്സെന്നോ അറിവെന്നോ ഒക്കെ പറയും. ഇത് പല സന്ദർഭങ്ങളിൽ പല അർത്ഥത്തിൽ പറയും. ഇവിടെ ഒരർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു. ആത്മ സമനൈർമല്യാദ്യുപത്തേഹി. ഈ ബുദ്ധി എന്ന് പറയുന്നതും ആത്മാവിനെ പോലെ തന്നെ, അത് നിർമ്മലമാണ്, സ്വച്ഛമാണ്, സൂക്ഷ്മവുമാണ്. ആത്മാവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വസ്തുവാണ് ബുദ്ധി അല്ലെങ്കിൽ മനസ്സ് എന്ന് പറയുന്നത്. അന്ധകരണമെന്നും പറയാം, ചിത്തമെന്നും പറയാം, ബുദ്ധി എന്നും പറയാം. അങ്ങനെ പറയുന്നത് പല പേരുകളിലൂടെ പറയുന്നത് എന്താണ്? അതിസൂക്ഷ്മമായ ആത്മതത്വത്തിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഏറ്റവും സൂക്ഷ്മമായ വസ്തു, അതാണ് ബുദ്ധി. ആത്മസാമീപ്യത്തിൽ നിലനിൽക്കുന്ന എന്നർത്ഥം. ആത്മസമ നൈർമല്യാദിപോത്തെ ആത്മചൈതന്യാകാര ആഭാസ. അതെന്താണ്? അതിൽ ആത്മചൈതന്യാകാരം ആഭാസത്വബുദ്ധി, ആത്മചൈതന്യ സ്വരൂപത്തിന്റെ ആഭാസം. ആഭാസം എന്ന് പറയുന്നത് കൊണ്ട് അതിന്റെ ഛായ, അതിന്റെ പ്രതിബിംബം, അതിന്റെ പ്രതിഫലനം എന്നെല്ലാം അർത്ഥം പറയാം. അത് ബുദ്ധിയിൽ സംഭവിക്കുന്നു എന്നത്. ആത്മാവ് നിർമ്മലമായതുകൊണ്ട് ബുദ്ധിയിലും വരുന്ന നൈർമല്യം, അതാണ് അതിന്റെ പ്രതിബിംബം. ആത്മാവ് സ്വച്ഛമായിരിക്കുന്നതുകൊണ്ട് ബുദ്ധിയിലും വരുന്നു അതിന്റെ സ്വച്ഛത. ആത്മാവ് സൂക്ഷ്മമായിരിക്കുന്നതുകൊണ്ട് ബുദ്ധിയിലും വരുന്നു അതിന്റെ സൂക്ഷ്മത. ഇതിനെയാണ് ആത്മാകാരം എന്ന് പറയുന്നത്. ആത്മാവിന്റെ സ്വരൂപമാണ് അതിന്റെ നൈർമല്യം. അത് ബുദ്ധിയിൽ വന്നു കഴിഞ്ഞാൽ എന്തായി? അത് ആത്മാകാരമായി. ആത്മാവിന്റെ സ്വഭാവമാണ് അതിന്റെ സ്വച്ഛത. യാതൊരു തരത്തിലുള്ള ഛായയും ഇല്ലാതിരിക്കുന്ന, തമസ് ഇല്ലാതിരിക്കുന്ന അവസ്ഥ. അത് ബുദ്ധിയിൽ വന്നു കഴിഞ്ഞാൽ അത് ആത്മാകാരമായി. ആത്മാവിന്റെ സ്വരൂപമാണ് എന്താണത്? സൂക്ഷ്മമാണ്. അത് ബുദ്ധിയിൽ വന്നു കഴിഞ്ഞാൽ അത് ആത്മാകാരമായി. ബുദ്ധിയിൽ വന്നു കഴിഞ്ഞാലും അത് അവിടെ നിൽക്കുന്നില്ല. ബുദ്ധി ആഭാസം മനഃ. ഇനി ആ ബുദ്ധിയെ തന്നെ കുറച്ചുകൂടി നമുക്ക് സ്ഥൂലമായിട്ടെടുക്കാം. അപ്പൊ അതിന് വേറൊരു പേരിടാം, മനസ്സ്. സൂക്ഷ്മമായ അർത്ഥത്തിൽ ഇതെല്ലാം ഒന്നല്ല. ബുദ്ധിയെന്നോ മനസ്സെന്നോ എന്ത് വേണോ പറയാം. പക്ഷേ ബുദ്ധിയുടെ തന്നെ ഒരു സ്ഥൂലമായ ഭാവത്തെ കൽപ്പിക്കുക. കുറച്ചുകൂടി സങ്കല്പ വികല്പ രൂപത്തിൽ ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് തന്നെ സൂക്ഷ്മമായി ആത്മാവിനെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും സൂക്ഷ്മമാവുമ്പോൾ അത് ആത്മഗ്രഹണം. എന്തുകൊണ്ട്? ഏറ്റവും സൂക്ഷ്മമാകുമ്പോൾ അതിൽ നിർമ്മലത്വം, സ്വച്ഛത, സൂക്ഷ്മത്വം ഒക്കെ വരുന്നു. വിഷയങ്ങളെ ഗ്രഹിക്കുന്നതിന് അതിന്റെ ആവശ്യമില്ല. കുറച്ചുകൂടി അത് സ്ഥൂലമാകുന്നു, കൂടുതൽ പ്രകടമായ ഭാവത്തിൽ വരുന്നു. ജീവന് കൂടുതൽ പ്രകടമായ ഭാവത്തിൽ വരുമ്പോൾ എന്ത് വരുന്നു? അത് സ്ഥൂലമായി വരുന്നു. അപ്പോൾ അതിന് മനസ്സെന്ന് പേരിടാം. ഒരു വസ്തു തന്നെ, ബുദ്ധിയും മനസ്സും രണ്ടല്ല, ഒന്ന് തന്നെ. അതിൻ്റെ അവസ്ഥാന്തരം കൊണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി വേറെ വേറെ പേര് കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. ആ മനസ്സിലേക്ക് എന്ത് വരുന്നു? ബുദ്ധിയിലുള്ള സൂക്ഷ്മതയും മറ്റും മനസ്സിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ അത് കുറച്ചുകൂടി സ്ഥൂലമാവും. ആ നൈർമല്യം അത്രത്തോളം വരത്തില്ല, സ്വച്ഛത അത്രയും വരത്തില്ല, സൂക്ഷ്മത അത്രയും വരത്തില്ല, കുറച്ചുകൂടി മാറി വരുന്നു. മാറി വരുന്നു എന്ന് വെച്ചാൽ മനസ്സിലേക്ക് വരുമ്പോൾ എന്ത് വരുന്നു? അത് വിഷയത്തെ സംബന്ധിക്കുന്ന നിർമ്മലത, വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന സ്വച്ഛത, വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന സൂക്ഷ്മത. വിഷയത്തിനുണ്ടല്ലോ സൂക്ഷ്മം. നമ്മൾ പറയുന്ന ഈ വസ്തു സ്ഥൂലമാണ്, മറ്റേ വസ്തു അതിനെ അപേക്ഷിച്ച് സൂക്ഷ്മമാണ്. ആപേക്ഷികമായി വരുന്ന ഈ സൂക്ഷ്മത ആത്മാവിന്റെ സൂക്ഷ്മതയല്ല. ആത്മാവിന്റെ സൂക്ഷ്മത, ആത്മാവിന്റെ സ്വച്ഛത, നിർമ്മലതയെല്ലാം ബുദ്ധിയിലേ ഉള്ളൂ. അല്ലെങ്കിൽ അന്ധകരണത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ പരിണാമത്തിലേ ഉള്ളൂ. പക്ഷെ വിഷയങ്ങളിൽ തന്നെ ഇതെല്ലാം ഉണ്ട്. ഒരു വസ്തുവിൽ നമ്മൾ പറയും ഇത് മാലിന്യമുള്ളതാണ്, മറ്റൊന്നിനെ കുറിച്ച് നമ്മൾ പറയുന്നത് നിർമ്മലതയാണ്. ഈ നിർമ്മലത എവിടെ ഗ്രഹിക്കുന്നു? മനസ്സ് ഗ്രഹിക്കുന്നതാണ്, ബുദ്ധിയുടെ ഇവിടെ പറയുന്നതനുസരിച്ചാണ് ഈ വിശദീകരണം. മനസ്സെന്ത് ചെയ്യുന്നു? വിഷയങ്ങളുടെ നിർമ്മലതയും സ്വച്ഛതയും സൂക്ഷ്മതയൊക്കെ ഗ്രഹിക്കുന്നത് എവിടെ നിന്ന് വന്നു? ആത്മാവിൽ നിന്നും ബുദ്ധിയിലേക്ക് വന്നു, ബുദ്ധിയിൽ നിന്നും മനസ്സിലേക്ക് കടന്നു വന്നാണ്. ബുദ്ധിയുടെ ആഭാസം മനസ്സിലേക്ക് വരുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ബുദ്ധിയാഭാസം മനഃ. ആ മനസ്സിന് ഇന്ദ്രിയങ്ങളുടെ സഹായമില്ലാതെയും സങ്കല്പത്തിലൂടെ ഈ വിഷയങ്ങളുടെ നിർമ്മലത, സ്വച്ഛത, സൂക്ഷ്മതയെല്ലാം ഗ്രഹിക്കാൻ പറ്റും. ഞാൻ മനസ്സ് തന്നെ കുറച്ചുകൂടി സ്ഥൂലമായാലോ, അത് തന്നെ ഇന്ദ്രിയങ്ങൾ. ഇന്ദ്രിയങ്ങളെന്ന് പറയുന്നത് മനസ്സിന്റെ തന്നെ കുറച്ചുകൂടി സ്ഥൂലഭാവമാണ്. അല്ല, ഇന്ദ്രിയം എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊരു വസ്തുവാണ്, മനസ്സെന്ന് പറയുന്നത് വേറൊരു വസ്തുവാണ്, ബുദ്ധി എന്ന് പറയുന്നത് മറ്റൊരു വസ്തുവാണ്, അങ്ങനെ ഇതെല്ലാം ഒരേ പ്രകൃതിയുടെ ത്രികോണങ്ങളുടെ പരിണാമങ്ങളാണ്. ഇതെല്ലാം ത്രികോണങ്ങളാണ്, അതുകൊണ്ടാണ് ഇതെല്ലാം ഒന്ന് തന്നെ എന്ന് പറയുന്നത്. ത്രികോണങ്ങൾ പ്രത്യേക അനുപാതത്തിൽ പരിണമിക്കുന്നു. അതിസൂക്ഷ്മമായി പരിണമിക്കുമ്പോൾ ബുദ്ധിയായി, കുറച്ചുകൂടി അത് സ്ഥൂലത്തെ പ്രാപിക്കുമ്പോൾ മനസ്സായി, കുറച്ചുകൂടി സ്ഥൂലതയെ പ്രാപിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളായി, അതിൽ രാജസ്വഭാവം കൂടുതൽ വരുമ്പോൾ, രാജസ്വ താമസഭാവങ്ങൾ വരുമ്പോൾ, അത് രാജസ്വം കൂടുതൽ വരുമ്പോൾ ഇന്ദ്രിയമായി, സാത്വികം കൂടി ഇരിക്കുമ്പോൾ ബുദ്ധിയായി, അതിനോട് രാജസ്വം കൂടുമ്പോൾ മനസ്സായി, കുറച്ചുകൂടി രാജസ്വഭാവം കൂടി ചേരുമ്പോൾ ഇന്ദ്രിയങ്ങളായി, കുറച്ചുകൂടി താമസഭാവം വരുമ്പോൾ വിഷയങ്ങളായി. എല്ലാം ത്രിഗുണങ്ങൾ, അതുകൊണ്ടാണ് എല്ലാം ഒന്നാകുന്നത്. അപ്പം മനസ്സിൽ നിന്നും ഇന്ദ്രിയങ്ങളുടെ തരത്തിലേക്ക് വരുമ്പോൾ എന്ത് വരുന്നു? മനസ്സിൽ വരുന്ന നിർമ്മലത, സ്വച്ഛത, സൂക്ഷ്മതയെല്ലാം ഇന്ദ്രിയങ്ങളിലേക്ക് വരുന്നു. ഇന്ദ്രിയത്തെ കുറിച്ച് നമ്മൾ പറയുന്ന എന്താണ്? ഇന്ദ്രിയങ്ങൾ സൂക്ഷ്മങ്ങളാണ്. ഏതിനപേക്ഷിച്ച്? വിഷയങ്ങളപേക്ഷിച്ച്. ആ നിർമ്മലമാണ്, സ്വച്ഛമാണ്, എല്ലാം സ്ഥൂലമായ ബാഹ്യമായ താമസമായ വിഷയങ്ങളെ അപേക്ഷിച്ച് പറയുന്നതാണ്. ആണ് തദാഭാസാനി ഇന്ദ്രിയാണി. അപ്പോൾ ആത്മാവിന്റെ സ്വരൂപമായിരുന്ന സൂക്ഷ്മത, നിർമ്മലത, സ്വച്ഛത എല്ലാം എന്ത് ചെയ്തു? അത് സംക്രമിച്ചു. അതിന് സംക്രമണമെന്നാണ് സംഖ്യന്മാർ പറയുന്നത്. അത് ബുദ്ധിയിലേക്കും മനസ്സിലേക്കും ഇന്ദ്രിയങ്ങളിലേക്കും സംക്രമിച്ചു. അതുകഴിഞ്ഞോ ഇന്ദ്രിയ അഭാസശ്രദ്ധേഹ, ആ ഇന്ദ്രിയങ്ങളിലുണ്ടായിരുന്ന ഇവയെല്ലാം എന്ത് ചെയ്യുന്നു? നേരെ ദേഹത്തിലേക്ക് വരുന്നു. ഈ ശരീരത്തിൽ മനസ്സും ഇന്ദ്രിയങ്ങളും ബുദ്ധിയും എല്ലാം സ്ഥിതി ചെയ്യുമ്പോൾ ആ ബുദ്ധിയിൽ നിന്ന് മനസ്സിലൂടെ ഇന്ദ്രിയങ്ങളിലൂടെ ശരീരമുൾപ്പെടെയുള്ള ഇവയെല്ലാം ശരീരത്തിലേക്കും വരുന്നു. അപ്പോൾ ശരീരത്തെ കുറിച്ച് നമ്മൾ പറയും, അത് നിർമ്മലമാണ്, മാലിന്യമുള്ളതാണ്, ഇത് സ്വച്ഛമാണ്, അസ്വച്ഛമാണ്, സൂക്ഷ്മമാണ്, സ്ഥൂലമാണ് എന്നെല്ലാം നമ്മൾ ശരീരത്തെ കുറിച്ചും പറയും. ഇതിനേക്കാൾ സ്ഥൂലത്തെ അപേക്ഷിച്ച് സൂക്ഷ്മമാണ് എന്നേ ഉള്ളൂ. ആത്മാവിൽ നിന്ന് ഇതിങ്ങനെ കടന്നു വരുന്നു എന്നാണ്. അല്ലെങ്കിൽ ആത്മസാന്നിധ്യത്തിൽ പ്രവർത്തിക്കുന്ന ത്രിഗുണങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ഇതെല്ലാം ഇങ്ങനെ പരിണമിച്ച് രൂപപ്പെടുമ്പോൾ ഈ ഇവയെല്ലാം ആത്മചൈതന്യം ഇതിലേക്ക് ഇങ്ങനെ സംക്രമിക്കുമ്പോൾ ഈ ഇവയുടെ താരതമ്യമനുസരിച്ച് സ്ഥൂല സൂക്ഷ്മ സ്വച്ഛതകളെല്ലാം ഇതിലേക്കും വ്യാപിക്കുന്നു. അതോ ലൗകികൈഹി ദേഹമാത്രയേവ ആത്മദൃഷ്ടി ക്രിയതേ. അപ്പോ ഏറ്റവും സൂക്ഷ്മമായിരിക്കുന്ന ആത്മാവിൽ നിന്നും അല്ലെങ്കിൽ ആത്മചൈതന്യം അത് ഈ പരിണമിച്ച വസ്തുക്കളിലേക്ക് കടന്നു വരുന്നതുകൊണ്ട് അതെങ്ങനെ കടന്നു വരുന്നു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ പ്രതിബിംബം എന്ന് പറയുന്നത്, ആഭാസം എന്നെല്ലാം പറയുന്നു. ശരിക്കും അതൊരു പ്രതിബിംബമല്ല, നമ്മൾ മുമ്പ് തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. ബിംബപ്രതിബിംബം എന്നൊക്കെ പറയുന്നതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആത്മസാന്നിധ്യത്തിൽ ഇവയിലെല്ലാം ഇതൊക്കെ സംഭവിക്കുന്നു എന്നേയാണ്. ആത്മസാന്നിധ്യത്തിൽ സ്ഥൂല ശരീരം ചൈതന്യവത്തായിത്തീരുന്നു. ആത്മസാന്നിധ്യം നഷ്ടപ്പെടുമ്പോഴോ നമ്മൾ പറയുന്നു അത് മൃതമായി, അവിടെ ചൈതന്യമില്ല, ശരീരത്തിലെ ചൈതന്യം നഷ്ടപ്പെടുന്നു എന്ന് നമ്മൾ പറയും. അങ്ങനെ ആത്മചൈതന്യം ഈ ശരീരത്തിൽ ആഭാസിക്കുമ്പോൾ പ്രതിബിംബ രൂപത്തിൽ അനുഭവപ്പെടുമ്പോൾ യഥാർത്ഥ രൂപത്തിലല്ല ലൗകിക ഈ സാധാരണ മനുഷ്യൻ സൂക്ഷ്മ ബുദ്ധിയില്ലാത്തവർ ഈ തത്വങ്ങളൊന്നും അറിയാൻ വയ്യാത്തവർ ദേഹം മാത്രേ ഏവ ആത്മദൃഷ്ടിക്രിയ അവർ പറയുന്നു ഞാനിതാണ്. ദേഹത്തിലുള്ള ആത്മബുദ്ധി എന്ന് പറയുന്നത് എന്താണ്? സാധാരണ മനുഷ്യൻ പറയുമോ ഞാനാണ് ആത്മാവെന്ന്? അങ്ങനെ പറയുന്നതല്ല, ഞാൻ ഇതാണെന്ന് ശരീരത്തെ കുറിച്ച് പറയുന്നതാണ് ദേഹത്തിലുള്ള ആത്മബുദ്ധി. അല്ലാതെ അജ്ഞരായ സാധാരണ മനുഷ്യനൊരിക്കലും പറയത്തില്ല ശരീരമാണ് ആത്മാവ്. കാരണം ആത്മാവ് എന്ന് പറയുന്ന അവർക്കൊരു വിഷയമേ അല്ല, അവർക്ക് ആകെ അനുഭവമുള്ള ഒന്നാണ് ഈ ശരീരമാണ്. ശരീരം താനെന്ന് പറയുന്നതാണ് ശരീരത്തിലുള്ള ആത്മബുദ്ധി എന്ന് പറയുന്നത്. ആത്മാന്ന് പറയുന്ന അഹാനുഭവം, അഹം എന്നുള്ള അനുഭവം, ഞാനെന്നുള്ള അനുഭവം അത് ശരീരത്തിൽ വരുന്നു എന്നങ്ങനെ ചിന്തിക്കുന്നു. ദേഹ ചൈതന്യവാദിനശ്ച ലോകായതിക ചൈതന്യവിശിഷ്ടകായ പുരുഷൈത്യാഹോ. ദേഹ ചൈതന്യവാദികൾ അതാണ്. ആരാണ് ലോകായതികാഹ? ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന സിദ്ധാന്തമുള്ളവർ ലോകായതികന്മാർ എന്നുവെച്ചാൽ ലോകത്തിൽ ഭൂരിപക്ഷവും സ്വീകരിച്ചിരിക്കുന്നത് അവരാണ് ലോകായതികന്മാരെന്ന് പറയുന്നത്. ഭൂരിപക്ഷം, ഭൂരിപക്ഷത്തിന് പറയുന്നവരാണ് ലോകായതികം. ചാർവാകന്മാരെന്നും പറയും. ലോകത്തിലേതു കാലത്തും ഭൂരിപക്ഷം ഇവരായിരിക്കും. അവരെന്താണ് പറയുന്നത്? ചൈതന്യവിശിഷ്ടമായ ദേഹമാണ് ആത്മാവ്. പ്രത്യക്ഷമായ അനുഭവം വെച്ച് പറയുകയാണ്. എന്തുകൊണ്ട്? ഈ ശരീരത്തിൽ ചൈതന്യമുള്ളപ്പോൾ ഞാനുണ്ട്, ഈ ശരീരത്തിൽ നിന്ന് ചൈതന്യം നഷ്ടപ്പെട്ടാൽ ഞാൻ പോയി മരിച്ചു. അപ്പൊ അവർ പ്രത്യക്ഷത്തെ അവർ പ്രമാണമായി സ്വീകരിക്കുന്നു. ശരീരത്തെ ചർവാകൻ ആത്മാവെന്ന് പറയുന്നില്ല. എന്തുകൊണ്ട്? മൃതശരീരത്തിൽ ഞാനെന്നുള്ള അനുഭവം അവനില്ല, അതുകൊണ്ട് ചർവാകൻ ശരീരത്തെ ആത്മാവെന്ന് പറയത്തില്ല. ചർവാകന് യുക്തിയുണ്ട്, ബുദ്ധിശൂന്യനല്ല ചർവാകൻ. ചർവാകൻ എന്ത് പറയുന്നു? ചൈതന്യവിശിഷ്ടമായ ശരീരം അതാണ്, ചൈതന്യത്തോട് കൂടിയ ശരീരം. അത് മരണശേഷമില്ല, മരണത്തിന് മുമ്പേ ഉള്ളൂ. അതാണ് താൻ. അപ്പം താൻ അതാണ് ആത്മാവ് എന്ന് പറയുന്നു. അപ്പൊ ശരീരത്തിൽ ചൈതന്യം വരാൻ പോകാം. ശരീരത്തിൽ ചൈതന്യം എങ്ങനെ ഉണ്ടാവും? അവർ പറയുന്നു അത് മദ്യം ഉണ്ടാക്കുന്ന പോലെ എന്ന് പറയും. മദ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി ചില വസ്തുക്കൾ കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ അതിൽ മദ്യം ഉണ്ടാക്കുന്നു, അതിൽ മദം ലഹരി ഉണ്ടാവും. അത് ആ വസ്തുക്കളിലൊന്നും ഉള്ളതല്ല. മദ്യം ഉണ്ടാക്കാൻ ഉപയോഗിച്ച ഒരു വസ്തുക്കൾ കഴിച്ചാലും അതിന് ലഹരിയില്ല. പക്ഷെ അതെല്ലാം കൂട്ടിച്ചേർത്ത് അത് ഉണ്ടാക്കുമ്പോൾ അതിന് ലഹരി വരുന്നു. അതുപോലെയാണ് ചൈതന്യം. നാല് ഭൂതങ്ങൾ, പൃഥ്വി വായു, പൃഥ്വി തേജോ വായു, ആകാശത്തെ അവരംഗീകരിക്കുന്നത് പ്രത്യേകിച്ചൊരു ഭൂതമായിട്ട് അംഗീകരിക്കുന്നത്. ഈ നാല് ഭൂതങ്ങൾ ഒരു പ്രത്യേക അനുപാതത്തിൽ കുടിച്ചേരും. അപ്പോൾ മദ്യത്തിൽ ലഹരി ഉണ്ടാകുന്നത് പോലെ ഈ ശരീരത്തിൽ ഒരു ചൈതന്യ വിശേഷം ഉണ്ടാകുന്നു. ഒരു പ്രത്യേക ഒരു അനുപാതത്തിൽ അത് കൂടിച്ചേരും. ഏത് സമയമാണോ അനുപാതം നഷ്ടപ്പെടുന്നത്, അപ്പോൾ ആ ചൈതന്യവും നഷ്ടപ്പെടുന്നു. അപ്പോൾ ചൈതന്യം വിശിഷ്ടനായ ശരീരത്തിലാണ് തനിക്ക് താനെന്നുള്ള അനുഭവം ഉള്ളത്. അതുകൊണ്ട് ഇത് തന്നെയാണ് ആത്മാവ്. ഇനി ഇത് അനുഭവത്തെ പ്രമാണമാക്കി പറയുന്നു. മറ്റു ചില ആൾക്കാരുണ്ട് ചിന്തിക്കുന്നവർ, തഥാ അന്യ ഇന്ദ്രിയ ചൈതന്യവാദിന, അന്യേ ഇന്ദ്രിയമാണ് ചൈതന്യം, ചൈതന്യം വിശിഷ്ടമായ ഇന്ദ്രിയം ആത്മാവെന്ന് ചിലർ പറയുന്നു. അതാകാം മനസ്സൈതന്യവാദിന, ചൈതന്യമിഷ്ടമായ മനസ്സ്, ചൈതന്യത്തോടുകൂടിയ മനസ്സാണ് ആത്മാവെന്ന് പറയുന്നു. ബുദ്ധി ചൈതന്യവാദിന, ചൈതന്യമിഷ്ടമായ ബുദ്ധിയാണ് ആത്മാവെന്ന് പറയുന്നു. തഥോപി മാന്തരം അവ്യക്തം അവ്യാകൃതാഖ്യം അവിദ്യാവസ്ഥ ആത്മത്വന പ്രതിപന്നാഹ, അതിൻ്റെ ഉള്ളിലുള്ള അവ്യാകൃതമെന്നോ അവ്യക്തമെന്നോ അവിദ്യയെന്നോ എല്ലാം പറയുന്ന അതിനെയാണ് ആത്മാവെന്ന് പറയുന്നു. അങ്ങനെ ചിലർ പറയുന്നു ഒരു ശൂന്യത അതായിരിക്കും ആത്മാവ്, അതിനാണ് അവ്യക്തമെന്ന് പറയുന്നത്. ശൂന്യത എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ശൂന്യമെന്നേ അതിനെക്കുറിച്ച് സങ്കല്പിക്കാൻ പറ്റുന്നു. അങ്ങനെ അതിനെ ആത്മാവെന്ന് പറയുന്നു. ഇങ്ങനെ ആത്മാവിനെ കുറിച്ച് പല സങ്കല്പങ്ങളാണ്. ഇവിടെ എല്ലാം എന്താണ്, സർവത്ര ഹി ബുദ്ധിയാദി ദേഹാന്ത ആത്മചൈതന്യ അഭാസത ആത്മഭ്രാന്തി കാരണം ഇത്യതശ്ച ആത്മവിഷയം ജ്ഞാനം വിധാതവ്യം. ഇവിടെ എല്ലായിടത്തും എന്താണോ ബുദ്ധിയാദി ദേഹാന്ത ആത്മചൈതന്യാഭാസത, ബുദ്ധി തുടങ്ങി ദേഹം വരെ, ബുദ്ധി മനസ്സ് ഇന്ദ്രിയങ്ങൾ ശരീരം ഇതുവരെ എന്താണോ ആത്മചൈതന്യാഭാസത ആത്മചൈതന്യ ആഭാസമുണ്ട്, ആത്മചൈതന്യ ഛായയുണ്ടെന്ന് പറയാം. അതുകൊണ്ടെന്ത് വരുന്നു, ആത്മഭ്രാന്തി കാരണം, ഇതിലെല്ലാം ആത്മഭ്രാന്തി ഉണ്ടാകുന്നു. ഇതാണ് ആത്മാവെന്ന് ധരിക്കുന്നത്, ശരീരമാണ് ആത്മാവെന്ന് ധരിക്കുന്നു, മനസ്സാണ് ആത്മാവെന്ന് ചിലർ പറയുന്നു, ബുദ്ധിയാണ് ആത്മാവെന്ന് പറയുന്നു. അതുകൊണ്ട് ആത്മവിഷയം ജ്ഞാനം ന വിധാതവ്യം. അതുകൊണ്ട് ആത്മജ്ഞാനം ആത്മജ്ഞാനം എന്നിങ്ങനെ പറയുമ്പോൾ, ആത്മനിഷ്ഠ ജ്ഞാനനിഷ്ഠ എന്നൊക്കെ പറയുമ്പോൾ, ആത്മവിഷയമായ ഒരു ജ്ഞാനത്തെ ഇവിടെ വിധിക്കുന്നു, നിങ്ങൾക്ക് നിർദ്ദേശിച്ചു തരുന്നു എന്നും ധരിക്കരുത്. പുസ്തകജ്ഞാനം പോലെ ഒരു ജ്ഞാനമാണ് ആത്മജ്ഞാനം. അങ്ങനെ ഒരു ജ്ഞാനത്തെ നിങ്ങളെ ബോധിപ്പിക്കുന്നു, ജ്ഞാനത്തെ ആവർത്തിക്കുന്നതുകൊണ്ട് എന്നും ധരിക്കരുത് എന്നാണ്. ആത്മവിഷയമായ ജ്ഞാനത്തെ വിധിക്കുകയല്ല ഇവിടെ, അങ്ങനെ ഒന്നിനെ ബോധിപ്പിക്കുകയല്ല. ഹിംദർഹി പിന്നെന്താണ്, നാമരൂപാദി അനാത്മ അധ്യാരോപണ നിവൃത്തിരേവ കാര്യ. ഈ ആത്മജ്ഞാനം എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, നാമരൂപങ്ങൾ തുടങ്ങി അനാത്മ അധ്യാരോപങ്ങളെ നിവർത്തിക്കുകയാണ്, അത് മാത്രമേ ചെയ്യുന്നു. ആത്മജ്ഞാന നിഷ്ഠ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്, ആത്മാവ് അല്ലാത്തതിനെ നിഷേധിക്കാൻ വേണ്ടി പറയുന്നു. എന്നാ ആത്മചൈതന്യ വിജ്ഞാനം, അല്ലാതെ ആത്മചൈതന്യ വിജ്ഞാനത്തെ ഉണ്ടാക്കിയല്ലോ, ആത്മചൈതന്യത്തെക്കുറിച്ചുള്ള ഒരു വിജ്ഞാനത്തെ നിങ്ങൾക്ക് ഉണ്ടാക്കി തരിക, അനാത്മാവായിട്ടുള്ള സർവത്തെയും നിവർത്തിക്കാൻ വേണ്ടി പറയുകയാണ്. നിങ്ങൾ ആത്മാവിനെ കുറിച്ചുള്ള ഒരു ജ്ഞാനത്തെ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ, ആത്മജ്ഞാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ധരിച്ചു കഴിഞ്ഞാൽ അത് അബദ്ധമെന്നാണ് പറയുന്നു. ആത്മചൈതന്യ വിജ്ഞാനം വിധാതവ്യം, അതുകൂടെ ചെയ്യുന്നത് നമ്മൾ പറയുമല്ലോ, ആത്മജ്ഞാനത്തെ ആർജിക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കുന്നു. അങ്ങനെ ആർജിച്ചെടുക്കുന്ന ഒന്നിനെ കുറിച്ചുകൂടെ പറയുക, മറിച്ച് അനാത്മ വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞ് നിഷേധിക്കാൻ വേണ്ടി പറയുകയാണ്, അതാണ് ഞാനും എന്ന് പറഞ്ഞു. അതിന് അത്രേ അർത്ഥം, അല്ലാത് ആത്മാവിനെ വിഷയമാക്കുന്ന ഒന്നല്ല. അവിദ്യ അവിദ്യ അധ്യാരോപിത സർവപദാർത്ഥാകാരീരേവ വിശിഷ്ടതയാ ഗൃഹ്യമാണത്വ. ജ്ഞാനത്തെ നമ്മൾ സദാ ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ, അവിദ്യ കൊണ്ട് കൽപ്പിച്ച സർവപദാർത്ഥാകാരങ്ങൾ, സർവപദാർത്ഥം എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം അനുഭവപ്പെടുന്നുണ്ടോ, അത് മനസ്സോ ബുദ്ധിയോ ഇന്ദ്രിയോ ശരീരമോ മാത്രമല്ല സർവവിഷയങ്ങളും സർവവിഷയവിശിഷ്ടമായി സദാ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? ആ ചൈതന്യത്തെ തന്നെ, അറിവിനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് വിധേയമല്ലാതെ ഈ രീതിയിൽ ആ അറിവിനെ നിങ്ങൾ ഉണ്ടാക്കണമെന്നോ ആ അറിവിനെ നിങ്ങൾ ബോധിക്കണമെന്നോ ഇവിടെ പറയുന്നില്ല. ഈ വിശിഷ്ടമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അറിവിൽ അനുഭവപ്പെടുന്ന വിഷയങ്ങൾ അതിനെ നിരാകരിക്കാൻ പറയുകയാണ്. പിന്നെ ശേഷിക്കുന്ന എന്തോ അത് വിഷയമാകത്തില്ല, അതിനെ അറിയാൻ പറ്റത്തില്ല. നിഷേധിച്ചാൽ ശേഷിക്കുന്നത് അത് ആത്മാവ്, അങ്ങനെ ശേഷിക്കുന്നു. വിഷയം വ്യതിരിക്തമായി എന്ത് ശേഷിക്കുന്നു അത് ആത്മാവെന്നെ ബോധിപ്പിക്കുന്നു. ആത്മാവിനെ അറിയാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ ആത്മാവിനെ കുറിച്ചുള്ള അറിവ് സമ്പാദിക്കാനോ ഒന്നും ഇവിടെ നിഷേധിക്കുന്നില്ല, നിർദ്ദേശിക്കുന്നില്ല എന്നാണ്. അപ്പൊ ആത്മജ്ഞാന സമ്പാദനം എന്ന് പറഞ്ഞാൽ ഇത്രേ അർത്ഥമുള്ളൂ. അനാത്മ നിരോധനം, അനാത്മാവായിട്ടുള്ളതിനെല്ലാം നിഷേധിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ സമ്പാദിക്കാനായിട്ട് ഇവിടെ ഒന്നും ശേഷിക്കുന്നില്ല. ശേഷിക്കുന്നതെന്തോ അത് തന്നെ ശേഷിക്കുന്നതാണ് തന്റെ സ്വരൂപസ്ഥിതി, അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആത്മജ്ഞാന യത്നങ്ങൾ വ്യർത്ഥമെന്നല്ല പറയുന്നത്, അതുകൊണ്ട് ആത്മജ്ഞാനത്തെ ആർജിക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. അതെല്ലാം എന്ത് ചെയ്യുന്നു? അനാത്മഭാവങ്ങളെല്ലാം നിഷേധിക്കുന്നു. എങ്ങനെ അത് നിഷേധിക്കുന്നു? ശരീരത്തിലുള്ള ആത്മബുദ്ധിയെ നിഷേധിക്കുന്നു, മനസ്സാണ് ആത്മാവെന്നുള്ള ധാരണയെ നിഷേധിക്കുന്നു, അങ്ങനെ ഓരോന്നിനെയും നിഷേധിക്കുന്നു. അതല്ല, അതെല്ലാം ഉറപ്പുവരുത്തുന്നു. ഒന്നുമല്ലാതായ ശൂന്യമാണോ? അതുമല്ല. അജ്ഞാനമാണോ? അതുമല്ല. പിന്നെ ശേഷിക്കുന്നു, അതാണ് തന്റെ സ്വരൂപം എന്നാണ് ബോധിപ്പിക്കുന്നത്. ഇന്ന് ഇവിടെ ആത്മനിഷ്ഠ എന്താണെന്ന് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തഥാപ്നോതി നിബോധമേ സമാസേനൈവ കൗന്ദേയ നിഷ്ഠാജ്ഞാനസ്യ യാപര ബുദ്ധ്യാ വിശുദ്ധയാ യുക്തോ ധൃത്യാത്മാനം നിയമ്യ ച ശബ്ദാദീൻ വിഷയാൻ സ്ഥിത്വാ രാഗദ്വേഷോ വിദസ്യ ച വിവിക്ത സേവീ ലഘ്വാസി ഇതവാക്കായ മാനസ ധ്യാനയോഗപരോ നിത്യം വൈരാഗ്യം സമുപാശ്രിത അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം വിമുച്യ നിർമ്മമ ശാന്തോ ബ്രഹ്മഭൂയായ കൽപ്പതേ ബ്രഹ്മഭൂത പ്രസന്നാത്മാ ശോചദിന കാംക്ഷതി സമസർവേഷു ഭൂതേഷു ഭക്തിം ലഭതേ പരാം ഭക്ത്യാ മാം അഭിജാനാതി യാവാന്യുച്ചാസ്മി തത്വദാ തതദോ മാം തത്വദോ ജ്ഞാത്വാ വിശദേ തദനന്തരം സർവകർമാണ്യപി സദാ കുർവാണോ മദ്വ്യപാശ്രയ മത്പ്രസാദാദവാപ്നോതി ശശ്വതം പദമവ്യയം ചേതസാ സർവകർമാണി മയി സന്യസ്യ മത്പര ബുദ്ധിയോഗമുപാശ്രിത്യ മച്ചിത്തസദദംഭവമച്ചിത്തസർവദുർഗാണി മത്പ്രസാദാത്തരിഷ്യസി അഥ ചേത്തുമഹങ്കാരാ ശ്രോഷ്യസിക്ഷ്യസി യദഹങ്കാരമാശ്രിത്യോസൈതി മന്യസെ മിഥ്യേഷ വ്യവസായസ്തേ പ്രകൃതിസ്ത്വാംനി യോക്ഷ്യതി സ്വഭാവജേന കൗന്ദേയ നിബദ്ധസ്യേന കർമ്മണാ കർത്തും നേച്ഛസി യന്മോഹാത് കരിഷ്യസ്യവശോഭിതത് ഈശ്വര സർവഭൂതാനാം ർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തത്പ്രസാദാത് പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം ജ്ഞാനമാഖ്യാതം ഗുഹ്യാദ്ഗുഹ്യതരം മയാ വിമൃശേതശേഷേണ യഥേച്ഛസി തഥാ കുരു സർവഗുഹ്യതമം ഭൂയ ശൃണു മേ പരമം വച ഇഷ്ടോസി മേ ദൃഢമിതി തോ വക്ഷ്യാമി തേ ഹിതം മന്മനാ ഭവ മദ്ഭക്തോ മദ്യാജീ മാം നമസ്കുരു മാമേ വേഷ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോസി മേ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാശുച ഇദം തേന തപസ്കായ നാ ഭക്തായ കദാചന ന ച ശുശ്രൂഷവേ വാച്യം ചമാം യോഭ്യസൂയതി യയിമം പരമം ഗുഹ്യം മദ്ഭക്തേഷവിധാസ്യതി ഭക്തിം മയി പരാം കൃത്വാ മാമേവേഷ്യത്യ സംശയ ന ച തസ്മാദ് മനുഷ്യേഷു കശ്ചിന്മേ പ്രിയകൃത്തമാ ഭവിതാ നചമേ തസ്മാത് അന്യപ്രിയതരോ ഭുവി അധ്യേഷ്യതേ ജയ ഇമം ധർമ്മ്യം സംവാദമാവയോ ജ്ഞാനയജ്ഞേന തേനാഹം ഇഷ്ടസ്യാമിതി മേമതി ശ്രദ്ധാവാനനസൂയശ്ച ശൃണുയാദപി യോ നര സോപി മുക്തശുഭാൻ ലോകാൻ പ്രാപ്നുയാത് പുണ്യകർമ്മണാം കച്ചിദേതച്ഛ്രുതം പാർത്ഥ ഏകാഗ്രേണ ചേതസ കച്ചിദജ്ഞാനസമ്മോഹ അനഷ്ടസ്തേ ധനഞ്ജയ അർജുന ഉവാച നഷ്ടോ മോഹസ്മൃതിർലബ്ധ്വാ പ്രസാദാത്മയാച്യുത സ്ഥിതോസ്മി ഗതസന്ദേഹ കരിഷ്യേ വചനം തവ സഞ്ചയോ വാച ഇത്യഹം വാസുദേവസ്യ പാർത്ഥസ്യ ച മഹാത്മന സംവാദം ഇമം അശ്രൌഷം ഭൂതം രോമഹർഷണം വ്യാസപ്രസാദാത് ശ്രുതവാൻ ഏതം ഗുഹ്യമഹം പരം യോഗം യോഗേശ്വരാത് കൃഷ്ണാത് സാക്ഷാത് കഥയത സ്വയം രാജൻ സംസ്മൃത്യ സംസ്മൃത്യ സംവാദമിദം അദ്ഭുതം കേശവാർജുനയോ പുണ്യം പശ്യാമി ച മുഹുർമുഹോ തച്ച സംസ്മൃത്യ സംസ്മൃത്യ രൂപം അത്യദ്ഭുതം ഹരേ വിസ്മയോ മേ മഹാൻ രാജൻ പശ്യാമി ച പുനഃ പുനഃ യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീവിജയോ ഭൂതിർ ധ്രുവാനീ ധർമ്മ ധർമ്മമാ ശ്രീ ഗുരുഭ്യോ നമഃ.